സംഹരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര ഭാഷ്യം അധ്യായം പാദം മൂന്നാധികണ്ണു അഞ്ച് സൂത്രം പതിനാറ്. ധൃതേശ്ച മഹിമ്നോ അസ്യാം അസ്മിൻ ഉപലബ്ധേഹി. ഇവിടെ ധരം എന്ന് പറയുന്നത് പരമാത്മാവാണ്. അഥാ ഇതം അസ്മിൻ ബ്രഹ്മപുരി ധരം പുണ്ഡരീകം യേശു എന്ന് പറഞ്ഞ ദഹരം എന്ന് പറയുന്നത് പരമാത്മാവാണ്. ഉത്തരേഭ്യ അവിടെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന ഹേതുക്കളൊക്കെയുണ്ട്. അത് പറഞ്ഞത് കാരണം ഇത് ഈ അധ്യായത്തിൽ, എട്ടാം അധ്യായത്തിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ ഇവിടെ മാത്രമല്ല, അടുത്തിന് വരുന്നത് പ്രജാപതി ഇന്ദ്ര വിരോചനന്മാരുടെ അടുത്ത് പോയി. പ്രജാപതി ഇന്ദ്ര വിരോചനന്മാരും തമ്മിലുള്ള സംവാദം അവിടെ ഇന്ദ്രന് പ്രജാപതിയിൽ നിന്ന് ഉപദേശം കിട്ടുന്ന ഭാഗങ്ങളുമൊക്കെയാണ്. ഇനി വരുന്ന ഭാഗങ്ങളിലെല്ലാം ഈ ഒരു ആദ്യത്തെ വാക്യം മാത്രം പോരാ, തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ദഹരം ആകാശമാണ്. എന്ന് കിട്ടുന്നു. ആ ഹേതുക്കളാണ് അടുത്ത സൂത്രത്തിൽ പറഞ്ഞ ഗതിശബ്ദാഭ്യാം തഥാഹി ദൃഷ്ടം ലിംഗം ച. ഗതി കൊണ്ട് ശബ്ദം കൊണ്ടും അവിടെയാണ്. അതിനെ തുടർന്നാണ് ഇനി വരുന്ന ചർച്ചകൾ പ്രധാനമായിട്ടും പോകുന്നത്. ഇവിടെ പറഞ്ഞു എന്താണ്? അഹരഹർ ഗച്ഛന്തി, എല്ലാ ദിവസവും പോകുന്നു. ഗതിയെക്കുറിച്ച് പറയുന്നു. പിന്നെ വിശേഷിച്ച് ശബ്ദവും പറയുന്നു. എന്താണ് ബ്രഹ്മലോകം? ബ്രഹ്മലോകം എന്ന് പറയുമ്പോൾ എന്തായാലും അത് ആകാശമല്ലല്ലോ. അതുകൊണ്ട് പിന്നെ തദാഹി ദുഷ്ടം ലിംഗം ച. ബ്രഹ്മലോകം എന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തെ തന്നെ എടുക്കണെന്നതുകൊണ്ട് എല്ലാ ദിവസവും പോകുന്നത് ബ്രഹ്മാവിന്റെ ലോകത്തല്ല, ബ്രഹ്മലോകത്തിലേക്കാണ്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലും അടുത്ത് പറയുന്നത് ധൃതേശ്ച മഹിമ്നോ അസ്യാം അസ്മിൻ ഉപലബ്ധി. ധൃതേശ്ച ഹേതുഹു പരമേശ്വരേവായം ദഹരഹ. ധരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടും പരമേശ്വരനാണ് ഇവിടെ ദഹരാകാശം എന്ന് പറഞ്ഞത്. പരമേശ്വരനാണ് കഥം. എന്താണ് ദഹരു അസ്മിൻ അന്തരാകാശൈരി? പ്രകൃതി ആകാശ ഔപമ്യപൂർവകം തസ്മിൻ സർവ സമാധാനമുക്വ തസ്മിന്നേവ ച ആത്മശബ്ദം പ്രവിജ്യ അപഹത പാത്മത്വ അതിഗുണയോഗം ച ഉപദിശ്യ തമേവ അനധിപൂർത്ത പ്രകരണം നിർദ്ദേശതി. അതായത് മുമ്പോട്ട് പോകുമ്പോഴും എട്ടാം അധ്യായത്തിലെ ഒന്നാം ഭാഗം തുടങ്ങി പിന്നെ നാലാം ഭാഗം വരെ എത്തിയപ്പോഴും അനധിവൃത്ത പ്രകരണം, ആ പ്രകരണം വിടുന്നില്ല. ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുകയാണ്. എങ്ങനെ ദഹരു അസ്മിൻ അന്തരാകാശ, തുടക്കത്തിൽ പറഞ്ഞു ദഹരം അന്തരാകാശമാണ് എന്ന് തുടങ്ങിയിട്ട് പിന്നെ പറഞ്ഞു ഈ പ്രമേയത്തിലെ ആകാശമുണ്ടോ, അതുപോലെ ഉള്ളിലാകാശം ആകാശ ഔപമ്യപൂർവം, പിന്നെ പറഞ്ഞു തസ്മിൻ സർവസമാധാനം, അതിനാണ് ദ്യാവാപ്രതികളെല്ലാം ഇരിക്കുന്നത് എന്നുമ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംക്ഷേപിക്കുകയാണ്. തസ്മിൻ നേവച്ച ആത്മശബ്ദം പ്രയോഗിച്ച സ ആത്മാ അപഹതപാത്മാ, അവിടെ ആത്മശബ്ദം പ്രയോഗിച്ച് അപഹതപാത്മത്വം അതി ഗുണയോഗം ച ഉപദേശിയ, അപഹതപാത്മത്വാദികളെല്ലാം ആത്മാവിലാണ്. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ആ ആകാശം ആത്മാവല്ലാതെ മറ്റെന്താണ്? അധയ ആത്മാ സേതൃവിധൃതി ഈശാൻ ലോകാനാം അസംഭേതായ. ഈ ആത്മാവ് അത് സേതുവാണ്, അണക്കെട്ട് പോലെയാണ്. വിധൃതി അത് വിധാരണം ചെയ്യുന്നു, ചെയ്യുന്നവനാണ് ഈ ആത്മാവ്. ഈശാൻ ലോകാനം അസംഭേദായ, ഈ ലോകത്തിൽ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിന് വേണ്ടി സങ്കരം സംഭവിക്കാതിരിക്കുക. സംഭേദം എന്ന് വെച്ചാൽ ഭേദം, അദ്വൈതമാണ് പരമാർത്ഥം, എങ്കിലും ലോക വ്യവഹാരത്തിന് ഭേദം ആവശ്യമാണ്. ഇപ്പൊ സൃഷ്ടികർത്താവ് എന്ത് ചെയ്യുന്നു? എപ്പോഴും ശ്രമിക്കുന്നത് ലോകത്തിൽ ഭേദത്തെ നിലനിർത്താനാണ്. ഈ ഭേദത്തിൽ ജീവൻ അദ്വൈതത്തെ ബോധിക്കണം, അത് വേറെ കാര്യം. ഭേദത്തെ എന്തിനു നിലനിർത്തണം? ലോക വ്യവഹാരം എന്ന് പറയുന്നത് ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. അഗ്നി ഉഷ്ണമായിരിക്കണം, ജലം ശീതമായിരിക്കണം, ഭൂമി കഠിനമായിരിക്കണം, ഇതാണ് ഭേദം. ശബ്ദം വേറെ, സ്പർശരൂപരസഗന്ധങ്ങൾ എല്ലാം വേറെ വേറെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നായിപ്പോയ ലോക വ്യവഹാരം നടക്കത്തില്ല. അതുകൊണ്ട് ഈശ്വരൻ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ ഭേദത്തെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നു. സ്വയം അദ്വൈതമായിരുന്നിട്ടും വിധി. അപ്പോൾ ചില ആൾക്കാർ ഈ ബാഹ്യമായ ഭേദത്തെ കണ്ടിട്ട് പറയും ഇതാണ് സത്യം, ഭേദത്തിൻ്റെ പരമാർത്ഥത്തെ അന്വേഷിക്കുന്നവർ പറയും ഇതല്ല പരമാർത്ഥം എന്ന് പറയും. ഇപ്പം ഭേദത്തോടെ അംഗീകരിക്കുന്ന ആളുണ്ട്, അതും ഈശ്വരൻ നിലനിർത്തുന്നതാണെന്ന് തന്നെയാണ് അദ്വൈതി സ്വീകരിച്ചിരിക്കുന്നത്. തത്ര വിധൃതിരിത്തി ആത്മശബ്ദ സമാനാധികരണ്യ വിധാരയിത ഉച്ചതി. ഇവിടെയും ആത്മാ വിധൃതി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. രണ്ടു ഒരർത്ഥത്തെ പറയണം, അതാണ് സമാനാധികരണ്യം എന്ന് പറഞ്ഞത്. വിധാരയിത, അങ്ങനെ വിധാരണം ചെയ്യുന്നവൻ എന്നാണ് ഈശ്വരൻ. കിക്തിചഹ കർത്തരി സ്മരണ, തിക്ചെന്ന് പറയുന്നത് ഇവിടെ കർത്തരർത്ഥത്തിലാണ്. പറയാൻ കാരണം ധൃതി എന്ന് പറയുന്ന ശബ്ദം രണ്ട് പ്രത്യേകത്തിൽ നിന്ന് വരാം, തീയിൽ നിന്നും വരാം, തിച്ചിൽ നിന്നും വരാം. വ്യാകരണം അനുസരിച്ച് ശബ്ദം കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റില്ല. ഇത് തീ പ്രത്യയം കൊണ്ടാണ് ഉണ്ടാകണമെങ്കിൽ അത് ഭാവക്രിയാർത്ഥത്തിലായി കൃത്തി എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ രൂപത്തിനൊരു വ്യത്യാസം വരത്തില്ല. തിച്ച് പ്രത്യാകുന്നതാണെങ്കിൽ അത് ക്രിയാർത്ഥമല്ല, ആ ക്രിയ പ്രവർത്തിക്കുന്നവനെന്നുള്ള അർത്ഥം വരും. ഉദാഹരണ സൂത്രത്തിൽ ധൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിയാർത്ഥത്തിലാണ്, ധാരണം, ധരിക്കൽ. പക്ഷെ മന്ത്രത്തിൽ ധൃതി എന്ന് പറഞ്ഞപ്പോൾ അത് ധരിക്കുന്നവൻ എന്നർത്ഥമാണ്. അപ്പോൾ ഒരേ ഒരു ശബ്ദം തന്നെ കാഴ്ചയിൽ വ്യത്യാസമില്ലെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസം വരുന്നു. അതുകൂടെ ആത്മാ വിധാരയിത, അങ്ങനെ ചെയ്യുന്നവൻ തിജഹ കർത്തരി സ്മരണ. കർത്തർത്ഥത്തിലാണ് തിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പാണി. യഥാ ഉതക സന്താനസ്യ വിധാരയിത ലോകേശേതു ക്ഷേത്ര സമ്പദാം അഭേദായ അസംഭേദായ പറയുന്നു. സാധാരണ ഭൂമിയിൽ മതില് കെട്ടുന്നു, അല്ലെങ്കിൽ വയലിൽ വരമ്പുണ്ടാക്കുന്നു, അതിനാണ് സേതു എന്ന് പറയുന്നത്. ഇത് ഉദക സന്താനായ വിധാരയിത ഉദക സന്താനസ്യ വിധാരയിത, കാരണം നിരന്നു കിടക്കുന്ന ഭൂമിയെ ഓരോ വയലിലും പ്രത്യേകം വെള്ളം നിരത്തുന്നതിന് വേണ്ടി, ഉദക സന്താനത്തിന് വേണ്ടി ഭൂമിയുടെ ലെവൽ നോക്കിയിട്ട് ചെറിയ ചെറിയ വരമ്പുകൾ ഉണ്ടാക്കുന്നു, അതാണ് സേതു എന്ന് പറയുന്നത്. അണക്കെട്ടും അത് തന്നെ അത് വലുതാണെന്നേ ഉള്ളൂ. ഉദക സന്താനത്തിന് വേണ്ടി ഉദകത്തെ പ്രത്യേകം തിരിക്കുന്നതിന് വേണ്ടി ജലത്തെ വിധാരയിത ലോക സേതു എങ്ങനെയാണോ ലോകത്തിൽ ചെറിയ ചെറിയ വരമ്പുകൾ ഉണ്ടാക്കുന്നത്. ക്ഷേത്ര സമ്പദാം അസംഭേദായ, അതെന്താണ് ആ വയലുകളെ ക്ഷേത്ര സമ്പത്തിന് കൂടിക്കല്ലരാതിരിക്കും. അപ്പോൾ ആ വരമ്പുകൊണ്ടെല്ലാം തിരിയും, അതിനകത്തുള്ള വെള്ളവും അതിനകത്തുള്ള വളവും അതിനകത്തുള്ള വിളയും എല്ലാം ആ വരമ്പുകൊണ്ട് തിരിയുന്നു, കൂടിക്കലർന്നു പോകുന്നു, അടുത്ത വയലിലോട്ട് ചേരുന്നില്ല. എം അയം ആത്മാ യേശാം അധ്യാത്മാതിഭേദഭിന്നാനാം ലോകാനാം. പിന്നെ അതുപോലെ തന്നെ ഈ പരമാത്മാവ് അധ്യാത്മാതിഭേദഭിന്നാനാം ലോകാനാം. അധ്യാത്മാതി ഭേദഭിന്നമായിരിക്കുന്ന ലോകം, അധ്യാത്മം ദിഭൂതം അത് ദൈവം, ഈ ഭേദമുണ്ടല്ലോ ലോകം, അതങ്ങനെ തന്നെ നിൽക്കുന്നു. അധ്യാത്മമായ ഇതെല്ലാം ഈ ജീവസംബന്ധിയായിരിക്കുന്ന എല്ലാ ശരീരം മനസ്സ് ഇതെല്ലാം ഇങ്ങനെയിരിക്കുന്നു. ഭൂതങ്ങൾ അത് ബാഹ്യമായി സമഷ്ടി രൂപത്തിൽ അതങ്ങനെ നിൽക്കുന്നു. അതിദൈവഭാവങ്ങൾ ദേവതാഭാവങ്ങൾ അതെല്ലാം വേറെ നിൽക്കുന്നു. ലോകത്തിൽ ഇങ്ങനെ ഒരു വിഭജനം കാണുന്നുണ്ടല്ലോ, എല്ലാത്തിനും അധ്യാത്മം അതിഭൂതം അതിദൈവം എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം. ഈ ഭേദം ഇത് പരസ്പരം കലരുന്നില്ല. ദൈവഭാവങ്ങളെല്ലാം അതാതിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നു. മനുഷ്യ ജീവഭാവങ്ങൾ അതാതിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നു. ഇതിനെല്ലാം സഹായമായിട്ട് ഈ സമഷ്ടി പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നു. എല്ലാം കൂടെ ഇത് കലർന്നു പോകുന്നുണ്ടല്ലോ, സങ്കരം സംഭവിക്കുന്നില്ല. അത് ഈശ്വരനാണ്. വർണ്ണാശ്രമാദീനാം ച വിധാരയിത, അതുപോലെ ഭാഷകാരന്റെ ഒരാഗ്രഹം പറയണം, വർണ്ണങ്ങളും അതുപോലെ കലരാൻ പാടില്ല. ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇതിങ്ങനെ ദൈവം പരസ്പരം കലരാതെ നിർത്തിയിരിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ അതങ്ങനെ കലരാൻ പാടില്ല എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതൊക്കെ കലർന്നു പോയ കാര്യം വേറെ, നല്ലൊരാഗ്രഹം പറയുകയാണ്. ലോകം അത് ശ്രുതി പറയുന്നതല്ല, ഭാഷകാരന്റെ സ്വന്തം വ്യാഖ്യാനം. വർണ്ണങ്ങളെ ഇങ്ങനെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് ഈശ്വരനാണ് എന്ന് പറയാൻ കാരണമുണ്ട്. ചാതുർവർണ്ണി മയാ സൃഷ്ടം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വർണ്ണങ്ങൾ എന്ന് പറയുന്ന മനുഷ്യ സമുദായങ്ങൾ ഇങ്ങനെ പരസ്പരം കലരാതെ, ബ്രാഹ്മണൻ ക്ഷത്രിയനാകാതെ, ക്ഷത്രിയൻ ബ്രാഹ്മണനാകാതെ, ഈശ്വരൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ എങ്ങനെ മിശ്രവിവാഹങ്ങൾ നടക്കുന്നതെന്നും ചോദിക്കരുത്. ഈശ്വരൻ എന്താ അത് ഇടപെടാത്തത്? അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നാണ് ഭാഷകാരന്റെ ആഗ്രഹം. ഇനി ആശ്രമത്തിന്റെ കാര്യം വരികയാണെങ്കിൽ ശരിയാണ്. കാരണം ഗാർഹസ്ഥ്യം, ബാനപ്രസം ഇതൊക്കെ കൂടുതലും ശരീര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കുറേയൊക്കെ അങ്ങനെ മാറി നിൽക്കും. പക്ഷെ വർണ്ണങ്ങൾ കലരാതെ ഈശ്വരൻ നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദുരാഗ്രഹമാണ്. ഇതെല്ലാം എല്ലാം കലർന്ന് കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് കലരുത് എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് കലരാതിരിക്കണമെങ്കിൽ അത് ഈശ്വരൻ പറഞ്ഞെന്ന് പറയും. ഈശ്വരൻ പറഞ്ഞെന്ന് പറഞ്ഞ് ആൾക്കാരെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കലരാതിരിക്കുമെന്ന വിശ്വാസം. പക്ഷെ ഇതൊക്കെ വളരെ മുമ്പ് തന്നെ കലർന്നു പോയി. വ്യാസന്റെ കാലം മുതൽ ഇത് കലർപ്പാണ്. ഈ സൂത്രം എഴുതിയ അതിൻ്റെ പിന്നെ ഭാഷയും വന്നു. സൂത്ര എഴുതിയ ആളുടെ കാലം മുതൽ എല്ലാം കലർന്നു കഴിഞ്ഞു. എന്നിട്ടും ഒരാഗ്രഹം, അതിന് ദുരാഗ്രഹം എന്നല്ല എന്ത് പറയാനോ. ഇതൊന്നും കലർന്നു പോകരുത്. നമ്മുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയൊക്കെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് കലർന്നു പോയ ചരിത്രം എല്ലായിടത്തും പറയുന്നു. പിന്നെ ഇങ്ങനെ ഇത് കലരാതിരിക്കണമെന്ന് പറയുന്നു. ഒരു യുക്തിയില്ല. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും ചിലപ്പം ഭാഷകാരൻ എഴുന്നള്ളിച്ചുകളയും. വലിയ തത്വമൊക്കെ പറയുമ്പോൾ തന്നെ ഇതുപോലെയുള്ള അബദ്ധങ്ങളും പറയും. അതും നമ്മൾ സഹിച്ചേ പറ്റൂ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ശരി, പണ്ടേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വർണ്ണത്തിൻ്റെയോ ഒരു വംശത്തിൻ്റെയോ ശുദ്ധി അത് പറയാൻ പറ്റില്ല. അതാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം കാണിച്ചു തരുന്നത്. എന്താണ് ഈ മനുഷ്യൻ ജീവന്മാർ അവരുടെ വികാര വിചാരങ്ങൾക്കൊക്കെ അടിമയാണ്. അപ്പോൾ ഇതൊന്നും കലരാതെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കലർത്തിയതാരാ? ഈ വലിയ വലിയ ഋഷിമാർ തന്നെ കലർത്തിയത്. പിന്നെ ഇത് കലരാതിരിക്കുന്നതിന് അവരുടെ കാലത്തെ എല്ലാം കലർന്നു. പക്ഷെ ഈശ്വരൻ കലരാതെ നോക്കുന്നു എന്നാണ്. ഈശ്വരൻ കലരാതെ നോക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ്? അഗ്നി ശീതമാകുന്നില്ല, ജലം ഉഷ്ണമാകുന്നില്ല, വായു അതിൻ്റെ സ്വഭാവത്തെ വെടിയുന്നില്ല. ഇതൊക്കെ ശരിയാണ്. അത് ലോകത്തങ്ങനെ നടന്നു വരുന്നു. ശ്രുതിയിൽ ഈ കാര്യം പറയുന്നുമില്ല. അതെല്ലാം ഭാഷകാരന്റെ കൽപ്പനയാണ്. വിധാരയിത സേതു അസംബന്ധായ അസംഗരായ, ഇതിലൊന്നും സങ്കരം വരാൻ പാടില്ല. അവിടേക്ക് വരുമ്പോൾ ആ തത്വത്തിലേക്ക് പോകാതെ ബാഹ്യമായ ചില കാര്യങ്ങളെ നോക്കിയിട്ടാണ് പറയുന്നത്. ആ തകരാറ് ഏവം ഇഹ പ്രകൃതിയെ ദഹരെ വിധാരണ ലക്ഷണം മഹിമാനം ദർശയിരിക്കുക. അതുപോലെ ഇവിടെയും എന്താണ് ദഹരത്തിൽ ദഹരാകാശം, അതിനും ആ മഹിമയുണ്ട്. എന്താണ് വിധാരണം? അതും വിധാരണം ചെയ്യുന്നുണ്ട്. അയഞ്ച മഹിമ പരമേശ്വരെ ഇവ അമ്മത്വ ഈശ്വരനെയുള്ളൂ ശ്രുതിയന്തരാതുപലഭ്യത. മറ്റു ശ്രുതിയിലുണ്ട്. എന്താണ് ഏതസ്യ അക്ഷരസ്യ പ്രശാസനെ പറയുന്ന ഈ അക്ഷരമായിരിക്കുന്ന ഈ പരമാത്മാവിന്റെ ഭരണത്തിലാണ് ഗർഗി സൂര്യ ചന്ദ്രമസു വിധൃതു തിഷ്ടത. ഈ സൂര്യ ചന്ദ്രനും മറ്റ് ഗോളങ്ങളുമെല്ലാം ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് ഈശ്വരന്റെ ശാസനത്തിന് കീഴിലാണ്. തഥാ അന്യത്രാപി നിശ്ചിത പരമേശ്വര വാക്യശ്രീയത്തെ. പരമേശ്വരനെ കുറിച്ച് പറയുന്നു എന്ന് വ്യക്തമായ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ വ്യക്തമായി പരമേശ്വരനെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. യേശ സർവേശ്വര, സർവേശ്വരനാണ്, ഭൂതാധിപതിയാണ്, ഭൂതങ്ങളുടെയൊക്കെ അധിപതിയാണ്, യശഭൂതപാല, ഭൂതങ്ങളെല്ലാം പാലിക്കുന്നവനാണ്. യേശ സേതു വിധാരണ വിധരണം ചെയ്യുന്നവനാണ് യേശാൻ ലോകാനാം അസംഭേദായ ഈ ലോകങ്ങൾ കൂടിക്കലരാതെ ഇതിനെ നിലനിർത്തുന്നത് ഈശ്വരനാണിത്. ഏവം ധൃതിഷ്ഠ ഹേതുഹു, അങ്ങനെ ഇതിനെല്ലാം വിധാരണം ചെയ്യുന്നത് കൊണ്ടും, എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൽ ഈ വ്യവസ്ഥകളെ, നിയമങ്ങളെ, പ്രാപഞ്ചിക നിയമങ്ങളെ നിലനിർത്തുന്നത് കൊണ്ടും പരമേശ്വരൻ ആണ് ദഹരം നടത്തുന്നത്. അതാണ് അതിന്റെ മഹിമ. അതാണ് ധൃതേശ്ച അസ്യാം അസ്മിൻ ഉപലബ്ധേഹേ. എന്ന് പറഞ്ഞാൽ അതാണ് ശ്രുതിയില് ഈ ഇത്തരം ഈശ്വരന്റെ മഹത്വത്തെ കുറിച്ച് മഹിമ ഉപലബ്ധമാകുന്നുണ്ട്. ഇവിടെ ദഹര എന്ന് പറഞ്ഞിരിക്കുന്നു പരമാത്മാവാണ് ധൃതി ഹേതുവായിക്കൊണ്ട്. പ്രസിദ്ധേശ ഇതശ പരമേശ്വരൈവ ദഹരോ അസ്മിൻ അന്തരാകാശ എത്തിച്ചത്. ഇവിടെ ദഹനം എന്ന് പറയുന്നത് പരമേശ്വരനാണ്. യത് കാരണം ആകാശശബ്ദ പരമേശ്വരി സ്പഷ്ടമാണ്. ആകാശം എന്ന് പറയുന്നത് ഈശ്വരനിൽ ഉപയോഗിക്കാറുണ്ട്. എവിടെ ആകാശവുമായി നാമരൂപയോ നിർവഹിത ആകാശം എന്ന് പറയുന്നത് എന്താണ്? ഈ നാമരൂപങ്ങളെല്ലാം പ്രകടമാക്കുന്നത്, അതിനെ നിലനിർത്തുന്നതാണ്. അവിടെ ആകാശം എന്ന് പറയുന്നത് ഈശ്വരനാണ്. അപ്പൊ ശ്രുതിയിലും മറ്റും തന്നെ ആകാശബ്ദം ഉണ്ട്. പരബ്രഹ്മം ത മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ആ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നുണ്ട്. സർവാണി വായുമാനി ഭൂതാനി ആകാശാദൈവ സമുത്പദ്യന്തേ, എല്ലാ ഭൂതങ്ങളും ആകാശത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ആകാശം ബ്രഹ്മമാണ് ഇത്യാദി പ്രയോഗ ദർശന. ജീവിതത്തിന് കഥാചിത് ആകാശബ്ദ പ്രയോജ്യമാണോ ദൃശ്യ? ചില സ്ഥലങ്ങളിൽ ജീവൻ ഇത് പ്രയോഗിക്കാറുണ്ട്. പക്ഷേ ഭൂതാകാശസ്തു സത്യമൊക്കെ ആകാശബ്ദ പ്രസിദ്ധ ഉപമാന ഉപമേയ ഭാവാദി അസംഭവ ഗ്രഹീതവ്യ ഇത്യുക്തം. പക്ഷേ ഭൂതാകാശത്തെ ഒരിക്കലും ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. എന്താണ് ഉപമാന ഉപമേയങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് ആകാശത്തെ ആകാശത്തോട് ഒന്നിക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭൂതാകാശം എന്ന് ആകാശബ്ദത്തിന് അർത്ഥമുണ്ട്, പക്ഷെ ഈ സന്ദർഭത്തിൽ അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ആകാശശബ്ദം പരമാത്മാവെന്നുള്ള അർത്ഥത്തിൽ ശ്രുതിയിൽ പ്രസിദ്ധമായിരിക്കുന്നത് കൊണ്ടും ഇവിടെ ദഹര ആകാശം പരമാത്മാവാണ്. ഇതര പരാമർശാസ ഇതി എന്ന അസംഭവ യതി വാക്യശേഷ ബലേന ദഹര ഇതി പരമേശ്വര പരിഗ്രഹീയത അസ്ഥി ഇതരസ്യ അഭിജീവസ്യ വാക്യശേഷ പരാമർശ. ഇവിടെ വീണ്ടും പൂർവശം വരികയാണ്. നമ്മുടെ ചാന്തോക്യത്തിലെ ഒന്നാമത്തെ മന്ത്രം കഴിഞ്ഞു തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു വാക്യശേഷം ദഹരം എന്ന് പറയുന്നത് പരമാത്മാവാണെന്ന് പറഞ്ഞു സിദ്ധാന്തി. പക്ഷേ അങ്ങനെയാണെങ്കിൽ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഇതരസ്യ ജീവസ്യാപി വാക്യശേഷ പരാമർശ ജീവനെയും പരാമർശിക്കുന്നുണ്ട്. ഉർവശി പറയാണ് അതയ യേശ സമ്പ്രസാദു അസ്മാ ശരീര സമുദ്ധായ പരഞ്ജ്യോതിരുപസമ്പദ്യ സ്വേനരൂപേണ അഭിനിഷ്പദ്യത്തെ യേശ ആത്മേദിഹോ വാച. ഇവിടെ തന്നെ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഉടൻ പറയുകയാണ് അത യശ സമ്പ്രസാദ. ഈ സമ്പ്രസാദനായ ജീവൻ പൂർവക്ഷി വ്യാഖ്യാനിക്കുന്നതാണ്. അസ്മാ ശരീര സമുദ്ധായ, ഈ ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് പരം ജ്യോതിരുപസമ്പദ്യ സൃഷ്ടിയില്ല പരമാത്മാവിനോട് യോജിച്ചിട്ട് അതിനെ പ്രാപിച്ചിട്ട് സേനരൂപേണ അഭിനിഷ്പദ്യത്തെ അവിടെ ആ പരമാത്മരൂപത്തിൽ മാറുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യുന്നു. ഏഷ ആത്മീയതി ഹോവാച്ച, ഇതാണ് ആത്മാവ് എന്ന് പറഞ്ഞു. ഇത് അത്രയും സമ്പ്രസാദ ശബ്ദ ശ്രുത്യന്തരെ സുഷുപ്ത അവസ്ഥായാം ദൃഷ്ടത്വ. സമ്പ്രസാദം എന്ന് പറയുന്ന ശബ്ദം മറ്റ് ശ്രുതികളിലും സുഷുപ്തി എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. തദവസ്ഥാവന്ത ജീവൻ, അതുകൊണ്ടെന്താണ് ഇവിടെ സുഷുപ്തി അവസ്ഥയല്ല, സുഷുപ്തി അവസ്ഥയിലുള്ള ജീവനെയാണ് ശക്നോതി ഉപസ്ഥാപയിതും, അതിനെയാണ് വെളിപ്പെടുത്തുന്നത്. അർത്ഥാന്തരമല്ല, ബ്രഹ്മത്തെ അല്ല. എന്തുകൊണ്ട്? സമ്പ്രസാദൻ ശരീരത്തെ വിട്ട് പരബ്രഹ്മത്തോട് ചേർന്ന് സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെയാണ്. എന്ന് പറയുമ്പോൾ ജീവനാണല്ലോ പോയി പരമാത്മാവിനോട് ചേരുന്നു, അപ്പോൾ സമ്പ്രസാദൻ പരമാത്മാവാണ്. അപ്പം ഇവിടെ ജീവനെക്കുറിച്ചും പറയുന്നുണ്ടെന്നാണ് പൂർവശ്യം. തഥാ ശരീര വിപാശ്രയ ജീവജീവസ്യ ശരീരാത് സമുത്ഥാന സംഭവതി. ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന ജീവനെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റും. കാരണം ഇവിടെ പറയുന്നുണ്ട് ശരീര സമുത്ഥായ, സമുത്ഥാനം ചെയ്യാന്ന് വെച്ചാൽ എഴുന്നേറ്റ് പോകുക എന്നാണ്. അപ്പൊ ശരീരത്തിൽ ഇരിക്കുന്ന ഒരാൾക്കല്ലേ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റും? ശരീരത്തിൽ ഇരിക്കുന്ന ജീവനാണ്, അതുകൊണ്ട് അത് ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ ജീവനെയും പറയുന്നുണ്ട്. തഥാ ശരീര വ്യപാശ്രയ ശരീര ജീവസ്യ ശരീര സമുത്ഥാന സംബോധി. ഉദാഹരണം പറഞ്ഞ യഥാകാശ വ്യപാശ്രയാണ് വായുവാദീനാം ആകാശ സമുദ്ധാന, ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് വായു. അതുകൊണ്ട് ആ വായു ആകാശത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. തദ്വാച അദൃഷ്ടോപി ലോകേ പരമേശ്വര വിഷയ ആകാശബ്ദ. പരമേശ്വരധർമ്മസ്വം വിവ്യഹാരാത് ആകാശോ വൈ നാമ നിർവഹിതൈത്യമാതു പരമേശ്വര വിഷയോ അഭ്യുപഗത. പറയുന്നു ലോകത്തിൽ ആകാശത്തിന് പരമേശ്വരൻ എന്നുള്ള ഒരർത്ഥമില്ലെങ്കിലും ആകാശോ വൈ നാമരൂപയോർ നിർവഹിത, ആകാശമാണ് നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ആകാശത്തിന് പരമേശ്വരൻ എന്നുള്ള അർത്ഥത്തെ എടുക്കുന്നു. അതാണ് അധിഷ്ഠോപി ലോക പരമേശ്വര വിഷയ ആകാശ. ലോകത്തിൽ അങ്ങനെ ആകാശം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന അർത്ഥമില്ല. പക്ഷേ പരമേശ്വര ധർമ്മ സമവിവ്യവഹാര, നേരത്തെ സിദ്ധാന്തി പറഞ്ഞ കാര്യത്തെ പൂർവ്വിച്ച് പറയുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ആകാശം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആകാശത്തെ പരമേശ്വരൻ എന്നെടുത്ത് ഇവൻ ജീവ വിഷയം. അതുപോലെ ജീവനെ എടുക്കാം. എങ്ങനെ? ഇവിടെ ജീവൻ ശരീരത്തെ വിട്ടുപോകുന്നു സുഷുപ്തിയിലെന്ന് പറഞ്ഞിരിക്കുന്നു. സമ്പ്രസാദൻ, അതുകൊണ്ട് സമ്പ്രസാദൻ ജീവനാണ്, അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. തസ്മാത് ഇതര പരാമർശ ദഹരു അസ്മിൻ അന്തരാകാശ ഇത്യത്ര സജീവ ഇതി ജീവ ഉച്ചത്തെ. അതുകൊണ്ടെന്താണ് ജീവനെ പരാമർശിച്ചിരിക്കുന്നത് കൊണ്ട് ദഹരം എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവനാണ്. ഇത് ചെയ്ത് പുറോക്ഷി ഇത് പറയുമ്പോൾ പറയുന്നു പിന്നെ ഇത് ദൈവം സ്യാദ്, ഇത് ശരിയല്ല നിങ്ങൾ പറയുന്നു. കസ്മാദ്, എന്തുകൊണ്ട്? അസംഭവാദ്, നിങ്ങളുടെ വ്യാഖ്യാനം അസംഭവമാണ്, നിങ്ങൾ പറയുന്നത് ശരിയല്ല. നഹി ജീവോ ബുദ്ധ്യാദിപാദി പരിച്ഛേദ അഭിമാനി സൻ ആകാശനുപമീയേത നച്ച ഉപാധി ധർമാൻ അഭിമന്യമാനസ്യ അപഹത പാത്മത്വാദിയോ ധർമ്മ സംഭവന്തി പ്രപഞ്ചിതം ച ഏതത് പ്രഥമസൂത്രേ അതിരേകാശങ്ക പരിഹാരായ അത്ര പുനരുപന്യസം പഠിഷ്യതി ഉപരിഷ്ടാത് അന്യാർത്ഥ പരാമർശ. ഇതിന് ശരിക്ക് അടുത്ത സൂത്ര അടുത്തതിൻ്റെ അടുത്ത സൂത്രത്തെ വിശദീകരിക്കും. ഉദ്ദേശിക്കുന്ന അർത്ഥമൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഭാഷകാരൻ വ്യക്തമായി പറയും എന്താണ് ശരീര സമുദ്ധായ സംപ്രസാദം എന്ന് പറഞ്ഞ തന്നെ എന്തുകൊണ്ടാണോ പറയും, ആ പേരെന്തുകൊണ്ട് വന്നു, പ്രസന്നനായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. എങ്ങനെ പ്രസന്നനായിരിക്കുന്നു? ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും കാലുഷ്യങ്ങൾ ഇല്ലാതെ എല്ലാം അസ്തമിച്ച്. ജാഗ്രതത്തിൽ അവിടെ പറയുന്നു അവിദ്യ കൊണ്ട്, ദേഹാഭിമാനം കൊണ്ട്, ആ ദേഹ അഭിമാനത്തെ തുടർന്ന് വരുന്ന മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം പ്രവൃത്തി, അതിനെ കൊണ്ട് ജീവനിൽ ഒരുപാട് കാലുഷ്യങ്ങൾ വരും, അസ്വസ്ഥനാകും. ആ അസ്വസ്ഥതകളെല്ലാം വിട്ടിട്ട് സംപ്രസാദനായിരിക്കുന്നു, അവിടെ പറയുന്നു സംപ്രസാദനായിരിക്കുന്ന പരമമായ സ്വാസ്ഥ്യം, വളരെ സ്വസ്ഥനായിരിക്കുന്നു എന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുപോലെ പൂർവക്ഷി പറയുന്ന പോലെ എന്താണ് ശരീര സമുദ്ധായ പരം ജ്യോതിരൂപസമ്പദ്യ. സമുദ്ധായ എന്ന് വെച്ചാൽ എഴുന്നേൽക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ജീവൻ ശരീരത്തിൽ നിന്ന് മാറി ഒരിടത്തേക്കും പോകുന്നില്ല. എന്തുകൊണ്ട്? ആ ജീവന്റെ ശരീരഭാവം എന്ന് പറയുന്നത് കേവലമായ ബോധം മാത്രമാണ്, അഹംബുദ്ധി മാത്രമാണ്. അഹംബുദ്ധിയിൽ നിന്ന് വേറിട്ട് ജീവനൊരു ശരീരഭാവമില്ല. ജീവൻ ശരീരി ആകുന്നില്ല വേറെ ഒരു രീതിയിൽ. കേവലം ഈ ശരീരത്തിൽ തോന്നുന്ന ഒരു ബോധം മാത്രമാണ് ഞാൻ, ഇതിനപ്പുറം ഇല്ല. അപ്പൊ ശരീരം ഇതാണ് ജീവന്റെ സശരീരത്വം, കേവലമായ ഒരു അറിവ് മാത്രം. അറിവിനപ്പുറം അവിടെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. സശരീരത്വം എന്ന് പറയുമ്പോൾ ശരീര സമുദ്ധായ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സശരീരത്വം എന്ന് പറയുന്നത് കേവലമായ ഒരു ബോധം, അഹം എന്നുള്ള ഒരു ബോധം മാത്രമാണെങ്കിൽ ശരീരത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആ ശരീരബോധം കളയുക, അത്രയേ ഉള്ളൂ. ശരീരബോധം വിടുക. അപ്പോൾ സ്വപ്നത്തിലും ജാഗ്രതത്തിലുമുള്ള ശരീരബോധത്തെ വിടുന്നു. പിന്നെ പരം ജ്യോതി ഉപസമ്പദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഒരു പ്രാപ്തി, പരമമായ ജ്യോതിസിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ സംശയം തോന്നുന്നു. ജീവൻ അവിടെ സുഷുപ്തിയിൽ മറ്റെന്തിനെയോ പ്രാപിച്ചു എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് രൂപേണ എന്ന് വെച്ചാൽ സ്വരൂപേണ. ജീവന് പ്രാപിക്കാനൊന്നുമില്ല, അവിടെ ഒരു പ്രാപ്തിയില്ല. എന്താണ് അവിടെ? എന്താണോ അവിടെ ശേഷിച്ചത് അത് സ്വരൂപം തന്നെയാണ്. അപ്പോൾ അഭിനിഷ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപ്തിയല്ല, സ്വരൂപസ്ഥിതിയാണ്. എന്നിട്ട് അവിടെ ഭാഷകാരം വ്യാഖ്യാനിക്കും. അപ്പൊ ഇതെല്ലാമോ ദേഹബുദ്ധി, കാലുഷ്യം, ഇതെല്ലാം പറയുന്നു. അവിടെ പറയും സ്വരൂപേണയുള്ള ആ അഭിനിഷ്പത്തി, ആ സ്വരൂപസ്ഥിതി അതാണ് സ്വരൂപ. അവിടെ ഒരു പ്രാപ്തിയൊന്നുമില്ല, ദേഹാഭിമാനത്തെ ത്യജിച്ചു അത്രേ ഉള്ളൂ. അത് വിട്ടുപോയി, ശരീരബോധം വിട്ടു. അതിനപ്പുറം ഒരു പ്രാപ്തിയില്ല, ശരീരബോധമാണ് അവിദ്യ. ശരീരബോധത്തെ തുടർന്ന് വരുന്ന കാര്യങ്ങളെല്ലാം അവിദ്യയാണ്. പിന്നെ അവിദ്യയൊന്നും അവിദ്യ കാര്യങ്ങളൊന്നും പറയും. പിന്നെ സ്വരൂപ നിഷ്പത്തി നമ്മുടെ ഭാഷയും പറയും. ആ സ്വരൂപ നിഷ്പത്തേ പ്രാഗ്, ആ സ്വരൂപ നിഷ്പത്തിക്ക് മുമ്പാണ് അവിദ്യ എന്ന് പറയും. അതാണ് ഇനി വ്യാഖ്യാനിക്കുമെന്ന് പറഞ്ഞത്. സ്വരൂപനിഷ്പത്തിക്ക് ശേഷമല്ല വിദ്യ. സ്വരൂപനിഷ്പത്തി എന്ന് പറയുന്ന സ്വരൂപസ്ഥിതി എന്ന് ഒന്നിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അവിടെ അവിദ്യ? ഭാഷകാരം തന്നെ പറയുന്നു പ്രാക്ക് എന്ന് വെച്ചാൽ മുമ്പിൽ. സ്വരൂപ നിഷ്പത്തിക്ക് മുമ്പ്, അങ്ങനെ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ജാഗ്രതത്തിനും സ്വപ്നത്തിനും. ആ ജാഗ്രതത്തിനും സ്വപ്നത്തിനുമാണ് അവിദ്യ അവിടെ പറയുന്നത്. എന്തുകൊണ്ട് ചോദിക്കുന്നു അവിടെ അവിദ്യ എന്ന് പറയുന്നത്? ആ സ്വരൂപ നിഷ്പത്തിൽ എന്താ സംഭവിക്കുന്നത്? പറയുന്നു വിശേഷ വിജ്ഞാനാഭാവ. ഭാഷകാരം പറയുന്നതാണ് ഈ വിശേഷ വിജ്ഞാനമെന്ന്. എന്തുകൊണ്ട് പറയുന്നു? ഈ സ്വരൂപം തന്നെ വിജ്ഞാനമാണ്. അതുകൊണ്ടല്ലേ പറയുന്നു വിജ്ഞാന സ്വരൂപനാണ് ആത്മാവ്. ആ സ്വരൂപമാകുന്ന വിജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായി എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു ബോധമുണ്ടായാൽ അത് വിശേഷ വിജ്ഞാനമായി. അപ്പോൾ ഒന്ന് സ്വരൂപ വിജ്ഞാനം, മറ്റൊന്ന് വിശേഷ വിജ്ഞാനം. അപ്പം ആ സ്വരൂപ നിഷ്പത്തിയുടെ പ്രത്യേകതയായിട്ട് ഭാഷകാരം പറയുന്നത് എന്താണോ അവിടെ വിശേഷ വിജ്ഞാന അഭാവ. എന്നുവെച്ചാൽ വിശേഷ വിജ്ഞാനമില്ല. വിശേഷ വിജ്ഞാനമില്ലെന്ന് പറഞ്ഞാൽ അവിടെ സ്വരൂപ വിജ്ഞാനമാണ്. സ്വരൂപ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരൂപമാകുന്ന ആ വിജ്ഞാനം മാത്രം ശേഷിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപം മാത്രം ശേഷിക്കുന്നു. വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഭാഷകാരൻ പറഞ്ഞു ഇവിടെ പരമമായ സ്വാസ്ഥ്യത്തിലിരിക്കുന്നു. ആ സ്വാസ്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ കാലുഷ്യങ്ങളില്ലാതിരിക്കുക. ജാഗ്ര സ്വപ്നങ്ങളിലെ കാലുഷ്യങ്ങൾ ഇല്ലാതിരിക്കുക. അതിനുദാഹരണമാണ്, ഏറ്റവും നല്ല ഉദാഹരണമാണ്, തലയിലിരിക്കുന്ന ഭാരത്തെ ചുമട് താങ്ങിയിലേക്ക് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന സ്വാസ്ഥ്യം. ആ സ്വാസ്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടാണ് ഭാര അപഹനം. ഭാരത്തെ മാറ്റിക്കഴിഞ്ഞാൽ ശേഷിക്കുന്നത് ഭാരം ഒരുപാട് കാലുഷ്യത്തെ ഉണ്ടാക്കുന്നു. ഭാരത്തെ ഒരിടത്തേക്ക് ഇറക്കി വെച്ചാലോ പരമമായ സ്വാസ്ഥ്യം. അപ്പം അത് ഭാരത്തെ ഇറക്കി വെച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റും. ജാഗ്രതത്തിനും സ്വപ്നത്തിനും ആ ഭാരത്തെ ഇറക്കി വയ്ക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ശരീരബോധം ഇരിക്കുന്നു. അപ്പം ഭാരത്തെ ഇറക്കി വെച്ച സ്വാസ്ഥ്യം അറിയാൻ പറ്റുന്നില്ല. ഇനി അവിടെ പോയി ആ സ്വാസ്ഥ്യത്തെ അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. സുഹൃത്തിൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടെ വിശേഷ വിജ്ഞാന അഭാവ? അവിടെ വിശേഷ വിജ്ഞാനമില്ല, പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? സ്വാസ്ഥ്യത്തെക്കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റും? വിശേഷ വിജ്ഞാനമില്ലെന്ന് വെച്ചാൽ സ്വരൂപമായ വിജ്ഞാനത്തിൽ നിന്നും ഭിന്നമായി ഒന്നിനെ കുറിച്ച് ഒരറിവുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ വിശേഷ വിജ്ഞാന അഭാവം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ എന്താ ധരിക്കുന്നത്? നമ്മൾ ധരിച്ചു പോകുന്നു. ഞാനവിടെ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരുന്നു. അജ്ഞാനത്തെ അറിഞ്ഞത് വിശേഷ വിജ്ഞാനമാകും. ഏതുപോലെ? ഇവിടെ ഇപ്പോൾ ഞാൻ സ്വയം പറയുന്നു ഞാൻ അജ്ഞനാണ്. എന്തുകൊണ്ട്? ഞാനിവിടെ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാൻ കഴിയില്ല എന്താണ് ഞാൻ വിശേഷ വിജ്ഞാന ശൂന്യനാണ് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ എന്തുകൊണ്ട് അജ്ഞനായിരിക്കുന്നു? എനിക്ക് ദേഹാഭിമാനമുണ്ട്, ഞാൻ ഈ ദേഹത്തിൽ അഭിമാനിക്കുന്നു. നീ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപനാണോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെ വരും? ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന് ഈ അവസ്ഥയിലിരിക്കുന്ന ഞാനെങ്ങനെ നിത്യശുദ്ധ ബുദ്ധമുക്തനാകും? ഇന്ന പേരുണ്ട്, എനിക്ക് ഇന്ന ശരീരമുണ്ട്, ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, പാമരനാണ്, പണ്ഡിതനാണ്, ഇത്തരം അഭിമാനത്തോടുകൂടിയിരിക്കുന്ന ഞാനെങ്ങനെയാ? വിശേഷ വിജ്ഞാന ശൂന്യനായിരിക്കുന്നു. അപ്പം ഞാനെങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന രീതിയിൽ എന്നെ എങ്ങനെ അറിയും? സച്ചിദാനന്ദമായി ഞാൻ എന്നെ അറിയുന്നില്ലെങ്കിൽ ഞാൻ അജ്ഞനാണ്, അത്തരം ഒരു അറിവില്ലാത്തവനാണ്. അപ്പം ഇവിടെ എങ്ങനെയാണോ അജ്ഞാനം ആകുന്ന വിശേഷ വിജ്ഞാനത്തോടുകൂടിയിരിക്കുന്നത്, അതുപോലെ ആ സുഷുപ്തിയിലും ഒരു വിശേഷ വിജ്ഞാനം ഉണ്ടാകത്തില്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അത് പറയുന്നു വിശേഷ വിജ്ഞാന അഭാവം. ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്ന ഭാഗത്ത് നോക്കുക. വിശേഷ വിജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ സാക്ഷാത്കാരമുണ്ടോ? സാക്ഷാത്കാരം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അതില്ല. എന്തെങ്കിലും ബോധമുണ്ടോ? ഇല്ല. പിന്നെയോ? കേവലമായ സ്വയം പ്രകാശമായ ബോധസ്വരൂപനായിരിക്കുന്നു. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്, സ്വേന രൂപേണ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, കാലുഷ്യങ്ങളൊന്നും ഇല്ലാതെ സ്ഥിതി ചെയ്യുന്നു. അവിടെ അജ്ഞാനത്തെയോ ജ്ഞാനത്തെയോ ഒന്നിനെ അറിയുന്നില്ല. ഇത് ഭാഷ്യകാരന്റെ വ്യാഖ്യാനം. പക്ഷെ വ്യാഖ്യാതാക്കൾ പോകുന്നതൊക്കെ വേറെ വഴിക്കാണ്, ഭാഷ്യക്കാരന്റെ വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ്. പൂർവപക്ഷം വ്യാഖ്യാനിക്കുമ്പോൾ പോലും അബദ്ധം കാണിക്കുന്നുണ്ട്. അസ്മാത് കാര്യകാരണ സംഘാത സമ്യക് ഉദ്ധായ ആത്മാനം തസ്മാത് വിവിച്യ വിവിക്തം ആത്മാനം സേന ബ്രഹ്മരൂപേണ അഭിനിഷ്പദ്യ സാക്ഷാത്കൃത്യ. അവിടെ സാക്ഷാത്കരിച്ചിട്ട് പോകുന്നു. ഉറക്കത്തിൽ പോകുമ്പോൾ ആരാ സാക്ഷാത്കരിക്കുന്നു? ഉറക്കത്തിനെന്താ സാക്ഷാത്കാരം? ഉറക്കത്തിന് മുമ്പോ ആർക്കും സാക്ഷാത്കരിക്കാൻ പറ്റത്തില്ല, ഉറക്കത്തിൽ പോയാലും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. ഉറക്കത്തിന് മുമ്പ് സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ തത്വമസി ശ്രവിക്കും. അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. സാധാരണ ഒരാൾ ഉറങ്ങുമ്പോൾ അങ്ങനെ സാക്ഷാത്കരിച്ചിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഉറക്കത്തിൽ സാക്ഷാത്കരിക്കുമോ? ഉറക്കത്തിൽ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നു, വിശേഷ വിജ്ഞാന അഭാവം. വിശേഷമായ യാതൊരു വിജ്ഞാനമില്ല. നമ്മുടെ അനുഭവം അങ്ങനെയാണ്. ഉറക്കം, നമ്മൾ എത്രയോ കാലം ഉറങ്ങി, ഇതുവരെ സാക്ഷാത്കരിച്ചിട്ട് ഉറങ്ങി എന്ന് മാത്രം അറിയാം. ഉറങ്ങി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഉറങ്ങി എന്ന് പറഞ്ഞ ഒരു ശബ്ദം പ്രയോഗിക്കുന്നു, എന്താ എൻ്റെ അർത്ഥം? ഒന്നും അറിഞ്ഞില്ല. ആ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതിനാണ് പറയുന്നത് വിശേഷ വിജ്ഞാനാഭാവം. അതിനെക്കുറിച്ച് നമുക്ക് പരമാവധി പറയാൻ കഴിയുന്നുള്ളതെന്ന് എന്താണ്? താൻ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്, താൻ തന്നെയാണ് ഉറങ്ങിയത്, പക്ഷേ ഒന്നും അറിയാതെ താൻ അവിടെ സ്ഥിതി ചെയ്തു. ഒന്നും അറിയാതെ ഉറങ്ങി എന്ന് പറയുന്നതിൻ്റെ താല്പര്യം, അവിടെ ഒരു വിശേഷ വിജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗുരുപക്ഷി പറയുന്ന പോലെ ഈ ശരീരം വിട്ടുപോയി എന്നൊന്നും അല്ല ഇവിടെ അർത്ഥം. സ്വരൂപ നിഷ്പത്തി എന്ന് പറയുന്ന എന്താണ്? സ്വരൂപസ്ഥിതിയാണ്, കാലുഷ്യരഹിതമായ സ്ഥിതിയാണ്. ഇതെല്ലാം വിശദമായി വ്യാഖ്യാനിക്കുന്നതാണ്. അത് ഉപനിഷത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവിടെ നോക്കണം. അവിടെ സ്പഷ്ടമായി പറയുന്നുണ്ട് ഈ അവിദ്യ. അവിദ്യ എന്ന് പറയുന്നത് പ്രധാനമായും വരുന്ന ഈ ദേഹാത്മബുദ്ധിയാണ്. പിന്നെ ബാക്കി വരുന്ന എല്ലാ അനുഭവങ്ങളും കോലാഹലങ്ങളെല്ലാം അവിദ്യയും അവിദ്യാകാര്യവുമാണ്. ഇതെല്ലാം പ്രാക് ആ സ്വരൂപ സംബന്ധിക്ക് മുമ്പ് എന്ന് വ്യക്തമായി പറയുന്നു. സുഷുപ്തിക്ക് മുമ്പാണത്. ഇവിടെ അവിദ്യയുണ്ട്. അതാണ് ഇവിടെ അത്രയും വിശദീകരിക്കുന്നില്ല. മുമ്പ് വിശദീകരിച്ചുകൊണ്ടും ഇതിനെ സംബന്ധിച്ച് ആൾക്കാർ തെറ്റായി ധരിക്കുന്നുകൊണ്ടും വ്യാഖ്യാനിക്കുന്നുകൊണ്ടും വിശദീകരിച്ചു തന്നേ ഉള്ളൂ. പറയുന്നു, നഹി ജീവോ ബുദ്ധ്യാദിപാദി പരിച്ഛേദാഭിമാനി. ബുദ്ധ്യാദിപാദികൾ, അതാണ് അഹംബോധം എന്ന് പറയുന്നു. ബുദ്ധ്യാദിപാദി പരിച്ഛേദത്തിൽ അഭിമാനിക്കുന്നവനായ ആ ജീവൻ സൻ ആകാശേന ഉപമീയതേ ഉപമീയത, അതിനല്ല ആകാശത്തോട് ഉപമിച്ചത്, ബ്രഹ്മത്തെയാണ്. ഈ പരിച്ഛിന്നനായിരിക്കുന്നവനങ്ങനെ ആകാശത്തുല്യനാവും. എന്നുവെച്ചാൽ ഉപാധി ധർമ്മ അഭിമന്യമാനസ്യ അപഗത പത്മത്വാദിയോ ധർമാസംഭവം. ഈ ഇതെല്ലാം അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നവനെങ്ങനെയാ അപഹത പത്മാവാകുന്നു, പാപരഹിതനാകുന്നത്? പറഞ്ഞു, അത് ആ വ്യത്യാസം പ്രപഞ്ചിതം ചെയ്ത പ്രഥമസൂത്രേ ആദ്യ സൂത്രത്തിൽ നിന്നുമ്പും അവിടെയുമെല്ലാം ഇത് വിശദീകരിച്ചാണ്. എന്താണ് ജീവന്റെ സ്വരൂപം എന്ന് പറയുന്നത്? അതിരേക ആശങ്ക പരിഹാരമായ അത്ര അത് പുനരുപന്യസം. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഇവിടെ പറഞ്ഞു. പഠിഷ്യതി ച ഉപരിഷ്ഠ എന്നി വരുന്ന ഭാഗങ്ങളിൽ ഇത് വീണ്ടും പറയും. ഇവിടെ അന്യാർത്ഥസ്സ പരാമർശ 20-ാമത്തെ സൂത്രം അടുത്ത സൂത്രത്തിൽ വീണ്ടും വിശദീകരിക്കും. ഉത്തരാശ്ചേത് ആവിർഭൂതസ്വരൂപസ്തു ഇതര പരാമർശാദിയാ ജീവാശങ്ക ജാത സ അസംഭാവ അസംഭവ നിരാവൃത പറയുന്നു. ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ജീവനെ പരാമർശിക്കുന്നു. അതുകൊണ്ട് ആകാശം ജീവനാണെന്ന് പറഞ്ഞു, അത് അസംഭവമാണ്, അതുകൊണ്ട് അത് നിരാകരിച്ചു. അത് ഇതാനീ മൃതസ്യ ഇവ അമൃതസേകാത്മന സമുത്ഥാനം ജീവ ആശങ്കായ കറിയതേ ഉത്തരസ്മാ പ്രാജാപത്യാത് വാക്യാത്. കാരണം ഇവിടെ തുടർന്നങ്ങോട്ട് ചർച്ച പോവുകയാണ്, ഉപാസനകളും അതും ഇതുമല്ല. തുടക്കത്തിൽ ദഹരാകാശം പരബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു, വീണ്ടും പല ഭാഗങ്ങളിലും വീണ്ടും സംശയം ഉണ്ടാവും. എങ്ങനെയാണോ മരിച്ചവന് അമൃതം സേചനം കൊണ്ട് അവൻ ഉണർന്നു വരുന്നത്, ജീവിച്ചു വരുന്നത്, അതുപോലെ ഋഷികാരം പറയുന്നു ആ ജീവ ആശങ്കയെ പൂർണ്ണമായും നിരാകരിച്ചാണ് ഒരാൾക്ക് ബോധ്യമായി. പക്ഷെ വീണ്ടും മുന്നോട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അധ്യയനം ചെയ്യുന്ന ഒരുവന് വീണ്ടും സംശയം ഉണ്ടാകും, അതിന് സമാനം പറയണമെന്നർത്ഥം. തത്ര ഹി ആത്മാപഹതപാത്മാഇത്യപഹതപാത്മത്വാദി ഗുണകം ആത്മാനം അന്വേഷ്ടമ്യം വിജിജ്ഞാസിതപഞ്ച പ്രതിജ്ഞായ. അവിടെ എന്തു പറഞ്ഞു? അപഹത പാപരഹിതനായ ആത്മാവിനെ അറിയണം എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പറയുന്നത് എന്താണ്? യേശു അക്ഷിണി പുരുഷോ ദൃശ്യത്തെ യേശു ആത്മാ പ്രജാപതി ഇന്ദ്രന് ഉപദേശിക്കുകയാണ്. ഇന്ദ്രനും വിരോചനം കൂടെ ചെന്നു. അവിടെ ആദ്യം പറഞ്ഞു നീ തന്നെ ആത്മാവെന്ന് പറഞ്ഞു ശരീരമാണെന്ന് ധരിച്ചു. പിന്നെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു, സുഹൃത്തിയെക്കുറിച്ച് പറഞ്ഞു. അവസാനം ശരിയായ തത്വത്തെ ബോധിപ്പിക്കുന്നു, ഇന്ദ്രൻ ബോധിച്ചു. ആ സന്ദർഭത്തിൽ പറഞ്ഞു, നിന്റെ ഈ ചക്ഷുസിൽ കാണുന്ന പുരുഷനാണ്, അതാണ് ആത്മാവെന്ന് പറഞ്ഞു. അങ്ങനെ അക്ഷിസ്ഥ ദൃഷ്ടാരൻ ജീവാത്മാനം നിർദ്ദേശതി അക്ഷിപുരുഷനായ ജീവാത്മാവിനെ കാണിക്കുന്നു. ഇതം ദൈവമേ ഭൂയുവാനും വ്യാഖ്യാസ്യാമീതി തമേവ പുനഃപുനഃപരാമർശ്യ യേശ സ്വപ്നേ മഹീയമാന ചരതി യേശ ആത്മാ. ഓ വിരോചനൻ ഉപദേശമെല്ലാം മതിയാക്കി പോയി. പക്ഷെ ഇന്ദ്രൻ അങ്ങനെയല്ല, വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ഉപദേശിക്കുന്നു. നീ നല്ല വേഷമെല്ലാം ധരിച്ചു വരാൻ പറഞ്ഞു, അത് ധരിച്ചു വന്നു. പിന്നെ എന്താണ്, പാത്രത്തിൽ നോക്കാൻ പറഞ്ഞു, വെള്ളം നിറച്ച പാത്രത്തിൽ നോക്കി. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ 101 വർഷം അവിടെ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി താമസിച്ചതിന് ശേഷമാണ് ഇന്ദ്രന് കാര്യം പിടികിട്ടുന്നത്. അപ്പം അതിനിടയ്ക്ക് പലതവണ ഉപദേശം നടന്നു. ഏതും ത്വേഷ ത്വേ ഭൂയുവാനും വ്യാഖ്യാസ്വാമി അപ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു? പ്രജാപതി ആ ശരിയെന്നാ ഇനി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നു. ഇത് ചാ തമേവ പുനഃ പുനഃപരാമർശം. വീണ്ടും അതേ ആദ്യം ഏതൊരു ഏതൊന്നിനെയാണോ ഉപദേശിച്ചത് അതിനെ തന്നെ പരാമർശിച്ചിട്ട് യേശ സ്വപ്നെ മഹിമാന ചെറുത് യേശ ആത്മാ. അവിടെ പറയുന്നു ഈ സ്വപ്നത്തിൽ വിഭൂതികളെയെല്ലാം അനുഭവിച്ചുകൊണ്ട് ചരിക്കുന്നവനാണ് ആത്മാവ് എന്ന് പറഞ്ഞു. ഇത് അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു, തദ്യ യത്ര ഏത് സുപ്ത സമസ്ത സമ്പന്ന സ്വപ്നം എന്ന വിജാനാദി യേശ ആത്മാ. ജാഗ്രതയിലേക്ക് കാണുന്ന ഇതാണ് ആത്മാവെന്ന് പറഞ്ഞു. പിന്നെ സ്വപ്നത്തിൽ കാണുന്ന അവനാണ് ആത്മാവെന്ന് പറഞ്ഞു. പിന്നെ സുഷുപ്തിയിൽ സമ്പന്നനായിരിക്കുന്നു, ഏകീഭവിച്ചിരിക്കുന്നു. സ്വപ്നം എന്ന വിജാനാദി സ്വപ്നത്തെ കാണാതിരിക്കുന്നവൻ, അവനാണ് ആത്മാവെന്ന് പറഞ്ഞു. വിധിച്ച ജീവമേവ അവസ്ഥാന്തരഗതം വ്യാചിഷ്ഠ. പറയുന്നു ഇവിടെയെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്ന ജീവനെയാണ്, ബ്രഹ്മത്തെ അല്ല. പൂർവക്ഷി പറയുന്നു ജാഗ്രതയിൽ പറഞ്ഞതും ജീവനെയാണ്, സ്വപ്നത്തിൽ പറഞ്ഞത് ജീവനെയാണ്, സുഷുപ്തിയിൽ പറഞ്ഞത് ജീവനെയാണ്. ചർച്ചയോ ചാപഹത പാത്മത്വാദി ദർശയതി. ആ ജീവനെ തന്നെ പറയുന്നു എന്താണിത്? പാപരഹിതനാണ് ഏതത് അമൃതം അഭയം ഏതത് ബ്രഹ്മ. അത് കഴിഞ്ഞ് പറയുന്നു അഭയം അമൃതം ബ്രഹ്മ എന്നെല്ലാം പറഞ്ഞ ജീവനെയാണ്. ഇതിച്ച സുഷുപ്താവസ്ഥായാം ദോഷം ഉപലഭ്യ ബ്രഹ്മീതി നാഹം ഖലോയമേവം സമ്പ്രത്യ ജനത്യായമഹം അസ്മീതി ഏവ ഇമാനി ഭൂതാനി. ഇപ്പൊ സുഷുപ്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ വീണ്ടും പറയാണ്, ആ സുഷുപ്തിയിലിരിക്കുന്ന ആ സംപ്രസന്നനായിരിക്കുന്ന പുരുഷനെ ഞാൻ ഇപ്പോ ആ സുഷുപ്തിയിൽ ഞാൻ അറിയുന്നില്ലല്ലോ ആത്മാവാണെന്ന്. അതാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറിയണ്ടേ? ഇന്ദ്രൻ പറയുന്നു ഞാൻ അറിയുന്നില്ലല്ലോ. അത് മാത്രമല്ല, ഞാൻ ഈ ഭൂതങ്ങളെ അറിയുന്നില്ല. നോയവ ഇമാനി ഭൂതാനി, ഇതിനെയൊന്നും ഞാൻ ആത്മാവായി അവിടെ അറിയുന്നില്ല. മറിച്ച് എന്താണ്? അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നു. കിന്തു വിനാശമേവ പരാപ്നോതി, എല്ലാം നശിച്ചു പോകുന്നു. എനിക്ക് സുഷുപ്തിയെ നഷ്ടപ്പെട്ടു വീണ്ടും ഞാൻ ജാഗ്രതയിലേക്ക് വന്നപ്പോൾ അതെങ്ങനെ ആത്മാവാകും? സുഷുപ്താവസ്ഥായും ദോഷം ഉപലഭ്യ. ഇന്ദ്രൻ സുഷുപ്തിയിലും ദോഷത്തെ കണ്ടിട്ട് പറയുന്നു ഏതും ദേവ ദേ ഭൂയോ അനു വ്യാഖ്യാസ്യാമി എന്നോ ഏവ അന്യത്ര ഏതസ്മാ. അപ്പോ സുഷുപ്തിയിൽ ഞാൻ ആത്മാവിനെ അറിയുന്നില്ല, ഒന്നിനെ അറിയുന്നില്ല, സുഷുപ്തി നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അതല്ല ആത്മാവ് എന്ന് പറയുമ്പോ അപ്പോ പ്രജാപതി പറയുന്നു ഏതെന്തു ദൈവത്തെ ഭൂയോ അനുവ്യാഖ്യാസ്യാമി. എന്നാൽ ഞാനിപ്പോൾ എന്താണോ ഉപദേശം നടത്തിയത് അതിനെ തന്നെ ഞാൻ നിനക്ക് വീണ്ടും വ്യാഖ്യാനിച്ചു തരാം. നോ ഏവ അന്യത്രേതസ്മ, ഇതിൽ നിന്നും അപ്പുറം ഇനിയൊന്നും എനിക്ക് പറയാനില്ല. പരമാവധി എനിക്ക് പറയാവുന്നുള്ളത് സുഷുപ്തി വരെയാണ്. പ്രകൃതാദാത്മനോ അന്യത്ര അന്യം ന വ്യാഖ്യാസ്യാമി. ഇവിടെ ഞാൻ എന്താണോ ഇതുവരെ ആത്മാവെന്ന് പറഞ്ഞ് നിന്നെ ഉപദേശിച്ചത് എല്ലായിടത്തും ഒന്നിനെ തന്നെ ഉപദേശിച്ചു, ഇന്ദ്രന് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ പരമാവധി ഒരാൾക്ക് തന്റെ സ്വരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സ്ഥാന സുഷുപ്തിയാണ്. അതിനപ്പുറം ആത്മാവിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ ഒരാൾക്ക് കഴിയത്തില്ല, തന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല. അത് തന്നെ പ്രജാപതിയും പറയുന്നു ഏതും ദൈവത്തെ ഭൂയോനു. വീണ്ടും ഇതേ തന്നെ ഞാൻ ഉപദേശിക്കും, എനിക്കിതേ പറയാണ്. എന്നോ ദൈവ അന്യത്ര ഏതസ്മാ, ഇതിൽ നിന്നും വേറിട്ടൊരു സാധനം ഒരു ആത്മാവിനെ എനിക്കിനി പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ എന്താണ് എന്ന് ഗ്രഹിക്കണം, അതിന്റെ ശരിയായ സ്വരൂപത്തെ നീ ഗ്രഹിക്കാതെ ഉള്ളൂ. എന്നുവെച്ചാൽ പറയാനായിട്ടൊന്നും ശേഷിക്കുന്നില്ല, എന്നാൽ ഗ്രഹിക്കാൻ ശേഷിച്ചിരിക്കുന്നു. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. ശ്രുതി പറയാനുള്ള മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു, ശ്രോതാവ് ഗ്രഹിക്കുന്നില്ല. ഇനി കൂടുതൽ പറഞ്ഞിട്ട് ഗ്രഹിക്കാനൊന്നുമില്ല, പറഞ്ഞതിനെ ഗ്രഹിച്ചാൽ മതി. വിധിജോപക്രമ്യ ശരീര സംബന്ധ നിന്ദാപൂർവകം ഏഷ സംപ്രസാദോ അസ്മാ ശരീര സമുദ്ധായ പരഞ്ജ്യോതിരുപസമ്പദ്യ സ്വനരൂപേണ നിഷ്പദ്യതേ സ ഉത്തമ പുരുഷഃ. ഇതി ജീവമേവ ശരീര സമുത്ഥിതം ഉത്തമപുരുഷം ദർശയതി. അതിനെ പൂർവക്ഷ വ്യാഖ്യാനിക്കുകയാണ്, സിദ്ധാന്ത രൂപത്തിലല്ല. പുറൂഷി എന്താ പറയുന്നത്? ശരീര സംബന്ധം നിന്ദാപൂർവം ആ സമ്പ്രസാദൻ എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ നിന്നും വെട്ട് പരഞ്ജ്യോതിയെ പ്രാപിച്ച് സ്വസ്വരൂപത്തെ സ്ഥിതി ചെയ്യുന്നു, ഉത്തമപുരുഷനാണ് എന്നെല്ലാം പറയുന്നത് ജീവനെ സംബന്ധിച്ചാണ് പുറൂഷ പറയുന്നത്. സിദ്ധാന്തി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജീവമേവ ശരീര സമുദ്ധിതം ഉത്തമപുരുഷൻ ദർശയതി, ശരീരം വിട്ടുപോയ ആ ഉത്തമ പുരുഷനായ ജീവനെ കാണിക്കുന്നു. തസ്മാത് അസ്ഥി സംഭവോ ജീവേ പാരമേശ്വരാണാം ധർമാണാം. അതുകൊണ്ട് ജീവനിൽ ഈ പറയുന്ന അപഹത പത്മത്വാദി ഗുണങ്ങളെല്ലാം യോജിക്കും ഈശ്വരധർമ്മങ്ങളെല്ലാം. അതാ ദേവരോ അസ്മിൻ അന്തരാകാശി ജീവയോക്തി ചേത് കശ്ചിത് ബ്രൂയാ. അതുകൊണ്ട് ദേഹരോ അസ്മിൻ അന്തരാകാശ എന്ന് പറഞ്ഞിരിക്കുന്ന ജീവനാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ തം പ്രതി ബ്രൂയാ അവനോട് പറയണം ആവിർഭൂത സ്വരൂപസ്തു ഇതി. ആവിർഭൂത സ്വരൂപം എന്ന് പറയണം തുശബ്ദ പൂർവക്ഷ വ്യാപൃത്യർത്ഥ. ഇത് സിദ്ധാന്തമാണ്, മുമ്പ് വന്ന് പൂർവക്ഷമാണ്. ഉത്തരാച്ചേ പൂർവക്ഷം ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ജീവനെയാണ് പറയുന്നത് എന്നാണെങ്കിൽ തു അതല്ല. എന്തുകൊണ്ട്? ആവിർഭൂത സ്വരൂപ ഉത്തരസ്മാദ വിവാക്യാദിഹ ജീവസ്യ ആശങ്ക സംഭവതി. ഇനി പറയും പോകുന്ന ഭാഗങ്ങളിൽ നിന്ന് ജീവനെ കുറിച്ച് പറയുന്നത് ധരിക്കേണ്ട. കാരണം ഇത് വളരെ സങ്കീർണമായ വിഷയമാണ്. ശ്രുതി ഇങ്ങനെ കടൽ പോലെ പരന്നു കിടക്കുന്നു, ഓരോ ഭാഗത്ത് ഓരോന്ന് പറയുന്നു. എന്നും എന്താണ് സത്യം എന്നുള്ള വേർതിരിച്ചെടുക്കണ്ടേ? യഥ തത്രാപി ആവിർഭൂത സ്വരൂപോ ജീവോ വിക്ഷ്യത്തെ. ആവിർഭൂത സ്വരൂപനായ ജീവനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആവിർഭൂതം സ്വരൂപം അസ്യത്യ ആവിർഭൂത സ്വരൂപം. ആവിർഭൂത സ്വരൂപനെയാണ് അവിടെ പറയുന്നത്. അതിന്റെ സ്വരൂപം പ്രകടമായി എന്ന് പറയുന്നിടത്ത് ഭൂതപൂർവഗത്യ ജീവവചനം അതാണ്. അതായത് പരമാർത്ഥത്തിൽ സുഷുപ്തിയിലുള്ള ആ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂതപൂർവ ഗതി അനുസരിച്ചിട്ടാണ് ജീവസംബന്ധിയായ കാര്യങ്ങൾ പറയുന്നത്. ഭൂതപൂർവഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജാഗ്രതത്തിലുള്ള അവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് സുഷുപ്തി കൊണ്ട് സമന്വയിപ്പിക്കുന്നത്. അവിടെയാണ് തകരാറ് പറ്റുന്നത്. ഏത് കാര്യങ്ങൾ പറഞ്ഞാലും ആ ഭൂതപൂർവഗതി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. കാരണം ജീവൻ എന്ന് പറയും, ആ ശബ്ദം ഉപയോഗിക്കും. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതപൂർവ പൂർവം ഭൂതമായ മുമ്പ് സംഭവിച്ച അവസ്ഥയാണ് ജീവാവസ്ഥ. മുമ്പെന്ന് വെച്ചാൽ ജാഗ്രത, അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നം. ഇപ്പൊ സുഷുതിയിലെ ആ തത്വത്തെ സംബന്ധിച്ച് ജീവനെന്ന് പറയാം. എന്തുകൊണ്ട്? അവൻ മുമ്പ് ജാഗ്രതത്തിൽ അവൻ ജീവസ്വരൂപനായിരുന്നു, ദേഹാഭിമാനിയായിരുന്നു. എന്നുള്ള സുഷുതിക്ക് മുമ്പുള്ള അവസ്ഥ. കാരണം എന്തുകൊണ്ട്? സുഷുതി അവ്യവഹാരിയമാണ്, അതിനെ ഒരു തരത്തിലും വ്യവഹരിക്കാൻ വയ്യ. പക്ഷേ സുഷുപ്തിയെ കുറിച്ച് പറയുമ്പോൾ ജീവൻ സുഷുപ്തനാണെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ പറയുമ്പോൾ എന്താ താല്പര്യം? ജാഗ്രതത്തിൽ ജീവനായിരുന്നവൻ അവിടെ സുഷുപ്തനായിരിക്കുന്നു എന്നാണ് താല്പര്യം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭൂതപൂർവഗതി എന്ന് പറയുന്നത്. അത് എന്ത് പറഞ്ഞാൽ അവരോട് പറയുന്നത് എന്താണ്? ആ സുഷുതിയിൽ വിശേഷ വിജ്ഞാനമൊന്നുമില്ലാതിരിക്കുന്നു, അജ്ഞനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ജാഗ്രതത്തിൽ ഏതൊരുവനാണോ പൂർവം അജ്ഞനായിരുന്നത് അവൻ അവിടെ സ്ഥിതി ചെയ്യുന്നു സ്വരൂപസ്ഥിതനായി. പക്ഷെ ഇവിടെ പറയുന്നിടത്ത് എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ്? സ്വരൂപസ്ഥിതി ഈ സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് സ്വാനുഭവത്തിൽ നിന്ന് ഒരാൾ സ്വന്തം അനുഭവത്തെ തന്നെ ചിന്തിച്ച് നിർണയിച്ചതാണ്. ആ സ്വരൂപസ്ഥിതിയിൽ പിന്നെ പറയുന്നു അജ്ഞാനം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലായിക്കോണം അത് പൂർവത്തിൽ ജാഗ്രതത്തിലെ സ്ഥിതി വെച്ച് പറയുകയാണ്. സുഹൃത്തിയെ സംബന്ധിച്ച് അങ്ങനെ അസ്ഥി നാസ്തി എന്നൊന്നും വിവരിക്കാൻ കഴിയത്തില്ല. അതാ നിഷേധ്യമാണെന്നേ പറയാൻ പറ്റും, നിഷേധിക്കാൻ വയ്യ. ഞാൻ അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോയില്ല എന്നാർക്കും പറയാൻ വയ്യ. അതുകൊണ്ട് പറയുന്നു ഭൂതപൂർവഗത്യ ജീവവചനം. ജീവനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് അതാണ് ഭാഷകാരൻ എന്ന് പറഞ്ഞെന്താണ് സ്വരൂപസമ്പത്തേ പ്രാക് അവിദ്യ. സ്വരൂപസമ്പത്തിക്ക് മുമ്പ് അവിദ്യ കൊണ്ട് പലതും സംഭവിക്കുന്നു. ഇവിടെയൊക്കെ ഭാഷകാരൻ വളരെ വ്യക്തമാകുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണ്ഡിതന്മാർ കൂടി അംഗീകരിക്കാൻ പ്രയാസമാണ്. കാരണം സാധാരണ തന്നെ മനുഷ്യന്റെ തലതിരിഞ്ഞിരിക്കുകയാണ്. പഠിച്ച് തലതിരിഞ്ഞു പോയാൽ പിന്നെ എങ്ങനെ ശരിയാക്കും? ശരിയാക്കാൻ പറ്റത്തില്ല. പിന്നെ പലരും ഇത് പഠിക്കുകയും മാത്രമല്ല മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോ പഠിച്ച വീണ്ടും തകരാറില്ല, മറ്റുള്ളവരെ ഉപദേശിക്കും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഉപദേശിക്കുമ്പോൾ ഒരുവനെ സംബന്ധിച്ച് ഞാൻ ഉപദേശിക്കുന്നവനെന്നുള്ളൊരു ദുരഭിമാനം എൻ്റെ കൂട്ടത്തിൽ വരും. ആ ദുരഭിമാനം എന്ന് പറയുന്നത് തൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാകും. പിന്നെ അതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആത്മഹത്യക്ക് തുല്യമാകും, തൻ്റെ ഗുരുത്വം നഷ്ടപ്പെടും. അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചെന്ന് തിരിച്ചറിഞ്ഞാലും പലർക്കും അത് തിരുത്താൻ പറ്റത്തില്ല. തിരിച്ച പിന്നെ താൻ തന്നെ പോയില്ലേ? അപ്പോൾ ഇതുവരെ പിന്നെ താൻ ആരായിരുന്നു? ഇതുവരെ തൻ ഗുരു അല്ല എന്ന് വരത്തില്ലേ? അബദ്ധം പറഞ്ഞ ഗുരു എന്ന് വരത്തില്ലേ? അതുകൊണ്ട് പിന്നെ ഏത് അബദ്ധമാണോ പറഞ്ഞ അതിൽ തന്നെ കിടന്ന് കടിച്ചു തൂങ്ങും. അങ്ങനെയാണ് പഠിച്ചവർക്ക് വരുന്ന കുഴപ്പം. പിന്നെ ശിഷ്യന്മാരെ വിരട്ടി പഠിപ്പിക്കും, പറയുന്നത് കേട്ടോളണം, ചോദിക്കാനൊന്നും വരരുത് എന്ന് പറയുമ്പോൾ പിന്നെ പാവം പിന്നെ മിണ്ടത്തില്ല. പഠിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. അതൊന്ന് ഭൂതപൂർവ്വം. ഇപ്പം ജീവനെ സംബന്ധിച്ച് എന്തെങ്കിലും സുഷുപ്തിയുടെ പ്രകടനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർവ്വത്തുള്ള ജാഗ്രതത്തിനപേക്ഷിച്ച് പറഞ്ഞാണെന്ന് മനസ്സിലായിക്കോളും. വിശദീകരിക്കുന്ന ഏതുക്തം ബോധി യേശു അക്ഷിണീത്തി അക്ഷിലക്ഷിതം ദ്രഷ്ടാരം നിർദ്ദേശ്യ. ആദ്യം എന്ത് ചെയ്തു? അക്ഷി പുരുഷനെ കാണിച്ചു കൊടുത്തതിൻ്റെ ചക്ഷുഷി ദൃശ്യതയ കണ്ണിൽ കാണുന്ന പുരുഷനാണ് ആത്മാവെന്ന് പറഞ്ഞു. ഉദശരവ ബ്രാഹ്മണേന. ഉദശരവ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ച് വേഷമൊക്കെ കെട്ടി അതി നോക്കാൻ പറഞ്ഞു. അത് നമ്മൾ പഠിച്ചതാണ്. ഏനം ശരീരാത്മതയാ ഉത്ഥാപ്യ. പിന്നെ അതിനെ ബോധ്യപ്പെടുത്തിയത് എങ്ങനെ? ശരീരമായിട്ട് ബോധ്യപ്പെടുത്തി. അത് ജാഗ്രതയിലെ അഭിമാനത്തെ കാണിക്കാൻ വേണ്ടി. ഏതും ദൈവത്തെ ഇതി പുനഃ പുനഃ തമേവ വ്യാഖ്യായത്വേന ആകർഷ്യ. വീണ്ടും വീണ്ടും അതിനെ തന്നെ, മുമ്പ് ഏതൊരു അക്ഷിപുരുഷനെയാണോ നിർദ്ദേശിച്ച ആ പുരുഷനെ തന്നെ, ഏതും ദൈവത്തെ എന്നിങ്ങനെ ഇതിനെ തന്നെയാണ് ഞാൻ നിനക്ക് വ്യാഖ്യാനിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും അതിനെ വ്യാഖ്യാനിക്കേണ്ടതായി ആകർഷിച്ചിട്ടെന്ന് വെച്ചാൽ വീണ്ടും പറഞ്ഞിട്ട് സ്വപ്ന സുഷുപ്ത ഉപന്യാസ ക്രമേണ വീണ്ടും സ്വപ്ന പുരുഷനെ കാണിച്ചു. അത് കഴിഞ്ഞ് സുഷുപ്ത പുരുഷനെ കാണിച്ച് എന്നിട്ട് പറയുന്നു പരം ജ്യോതിരുപസമ്പദ്യ. ആ പരവുമായ ജ്യോതിസിനെ പ്രാപിച്ചിട്ട് ഇവിടെ സുഷുതിയിൽ സ്വേന രൂപേണ അഭിനിഷ്പദ്യതേ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് അതല്ലേ ലോകത്തിൽ സാധാരണ നമ്മൾ പറയും എന്താണ്? ലോകത്തിൽ മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്ന സുഖമാണ് എന്ന് പറയും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സുഖമാണ്. പക്ഷെ ചില മനുഷ്യർ ചില സുഖത്തെ ആഗ്രഹിക്കും, ചില സുഖത്തെ ചിലർ ആഗ്രഹിക്കത്തില്ല. സ്വാമി പറയുന്നു എനിക്ക് സുഖം വേണ്ട എന്ന് പറഞ്ഞാൽ സുഖത്തെ ആഗ്രഹിക്കാത്തവരും ഉണ്ടല്ലോ, പല സുഖങ്ങളും പലർക്കും വേണ്ട. പക്ഷേ എല്ലാവരും ആ അർത്ഥിക്കുന്ന ഒന്നേ ഉള്ളൂ, സുഷുപ്തി. അതെല്ലാവരും അർത്ഥിക്കുന്ന ഒന്നാണ്. ജാഗ്രതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാഗ്രത എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഇവിടെ ഒരുപാട് സുഖങ്ങളൊക്കെ അനുഭവിക്കാം. അപ്പം ജാഗ്രതയിൽ ഇത്രയും വിലപ്പെട്ട സുഖങ്ങളുണ്ടായിട്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട്, ഈ സമ്പാദിക്കുന്നൊക്കെ എന്തിനാണ്? പണത്തെ സമ്പാദിക്കുന്നു, പ്രശസ്തിയെ സമ്പാദിക്കുന്നു എല്ലാവരും. ഇതൊക്കെ സമ്പാദിക്കുന്നതിന് ജാഗ്രതയിൽ സുഖിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ സമയവും എല്ലാവരും ശ്രമിക്കുന്നത് കൂടുതൽ കൂടുതൽ സമ്പാദിക്കുക, കൂടുതൽ കൂടുതൽ സുഖിക്കുക. പലർക്കും പലതാണ് വിഷയമൊന്നേ ഉള്ളൂ. സ്വാമിക്ക് ചിലപ്പം പണം വേണ്ട, പക്ഷെ പ്രശസ്തി ആഗ്രഹിക്കും. എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കും. അത് ഇതെല്ലാം ആഗ്രഹിക്കുന്നത് സമ്പാദിക്കുന്നു എന്ന ഈ ജാഗ്രതയെ സൂചിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി പരമാവധി സമ്പാദിക്കും. എന്ത് കഷ്ടപ്പാടിനും തയ്യാറാണ്. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് സുഖിച്ചിട്ട് ഓ ഞാൻ പരമാവധി സുഖിച്ചു എന്നുള്ള ആ ബോധം ഉണ്ടാകാതെ തന്നെ ഇതെല്ലാം വിട്ടിട്ട് സുഷുപ്തിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഈ സുഖത്തെക്കാളും വലിയ സുഖം അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ താൻ അറിയാതെ അങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പോൾ ഉണർന്നു വന്നിട്ട് പറയുന്ന നല്ല സുഖമായ ഒരു ഉറക്കം കിട്ടി, ഇനി വീണ്ടും സുഖിക്കാം നമുക്ക്. വീണ്ടും ജാഗ്രത ഒന്ന് സൂചിക്കുന്നു, ജാഗ്രത ഒന്ന് സൂചിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നു. ആ കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇവൻ സുഷുപ്തിയിലെ സുഖത്തെയും തേച്ചു കളയും. പക്ഷെ എന്നാലും അവനൊരു പരിമിതിയുണ്ട്. അത് കഴിയുമ്പോൾ ഇവൻ അറിയാതെ തന്നെ വീണ്ടും അവിടേക്ക് തന്നെ നിർബന്ധിതമായി കൊണ്ടുപോകും. ഇനി ആരെങ്കിലും സുഷുപ്തിയിലെ സുഖം വേണ്ടെന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ, ഞാൻ ഉറങ്ങണ്ട. ഇപ്പൊ തന്നെ ചിലർ ബലം പ്രയോഗിക്കുന്നുണ്ട്, ഉറങ്ങണ്ട, കാരണം മോക്ഷം കിട്ടണം, ഇതൊക്കെ കേട്ടാലേ പറ്റും. എത്ര ബലം പ്രയോഗിച്ചാലും ശരി, അവസാനം അവിടെ തന്നെ ചെന്ന് ചാടും. വേണ്ട എന്ന് കരുതിയാലും ശരി, ബലമായി ആ സുഷുപ്തി സുഖത്തിൽ എത്തിച്ചേരും. എപ്പോഴെങ്കിലും എത്തിച്ചേർന്നേ പറ്റൂ. എന്നിട്ട് അത് കുറച്ച് അനുഭവിച്ചാലേ വ്യത്യാസമുണ്ട്. ചിലർ കുറച്ച് അനുഭവിക്കും, ചിലർ കൂടുതൽ അനുഭവിക്കും. ആ കുറവും കൂടുതലും നമുക്കറിയാൻ പറ്റില്ല. ഉണർന്നിട്ട് സമയം നോക്കി വാച്ച് നോക്കി പറയാൻ പറ്റില്ല ഇത്ര സമയം ഉറങ്ങി എന്നുള്ളത്. കാരണം അവിടെ തന്നെ പലതും നടക്കുന്നില്ല, സ്വപ്നം നടക്കുന്നു. അതുകൊണ്ട് സമയം നോക്കി ഇത്ര സമയം ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചിലർ ഒരുപാട് സമയം ഉറങ്ങുന്നു, ചിലർ കുറച്ച് സമയം ഉറങ്ങുന്നു. അവർക്ക് കൂടുതൽ സമയം ഉറങ്ങിയവർക്ക് സുഷുപ്തി കൂടുതലാണ്, അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചിലർക്ക് ഒരു നിമിഷം കൊണ്ടായിരിക്കും അത് കിട്ടുന്നത്. ചിലരെ നോക്കിയിട്ട് പറയൂ അവർ ഉറങ്ങുന്നേയില്ലല്ലോ, ഒരുപാട് സമയം ഉണർന്നിരിക്കുകയാണ്, ഒരുപാട് പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ എന്താ അവർക്ക് സുഷുപ്തി സുഖം വേണ്ടേ? കാരണം അവർക്ക് ആ സുഷുപ്തി എന്ന് പറയുന്നത് നിമിഷം കൊണ്ട് തന്നെ കിട്ടിയിരുന്നു. ഇനി ഒരുപാട് സമയം ഉറങ്ങിയാലും സുഷുപ്തിയിലെത്തിയില്ലെന്ന് വരും മറ്റെവിടെയെങ്കിലുമൊക്കെ. എന്തായാലും ഇത് നിയമമാണ്. എല്ലാ സുഖങ്ങളെയും ഇവിടെ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സുഖങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അവൻ സുഷുപ്തി സുഖത്തിലേക്ക് പോകുന്നു. അപ്പോൾ പരമമായി മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്താണ്? സുഖത്തെ അല്ല സുഷുപ്തിയല്ല. അതിനുവേണ്ടി ഏതിനെയും ത്യജിച്ചു, ഏത് സുഖത്തെയും ത്യജിക്കും. അതാണ് പരം ജ്യോതിരുപസംബദ്ധ്യ. അതിന് കാരണം എന്താണ്? അത് പരമമായ ജ്യോതിസ്സാണ്. അതിനെ പ്രാപിച്ചിട്ട് സേനരൂപേണ അവിനിഷ്പദ്ധ്യതി, അവിടെ സ്വരൂപസ്ഥിതനായി നിൽക്കുന്നു. അപ്പൊ സുഷുപ്തിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇന്ദ്രൻ പറഞ്ഞ് പോരാ, ഈ സുഷുപ്തി എന്താ എനിക്ക് നഷ്ടപ്പെടുന്നതാണ്, ഞാൻ വീണ്ടും ഉണർന്നു വരുന്നു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചും പറയുന്നത് ഇനിയൊന്നും പറയാനില്ല. എന്തുകൊണ്ട്? ഇത് യദസ്യ പരമാർത്ഥിക സ്വരൂപം പരം ബ്രഹ്മ തദ്രൂപതയ ഏനം ജീവൻ വ്യാജഷ്ടേ ന ജൈവേന രൂപേണ. അതാണ് അവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. സുഷുപ്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രൻ ധരിച്ച എന്താണ്? ജൈവരൂപത്തിൽ, അതായത് ജീവസംബന്ധിയായ ഏതോ ഒരു രൂപത്തിലാണ് അതിനെ പറയുന്നത്. ജീവസംബന്ധിയായ രൂപം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ അനുഭവത്തിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നു, ഉറങ്ങുന്നു, തിരിച്ചു വരുന്നു, ഞാൻ അവിടെ അജ്ഞനായിരിക്കുന്നു, ഒന്നും അറിയുന്നില്ല. ഇതൊക്കെയാണ് ജൈവസംബന്ധിയായ രൂപങ്ങൾ. പോക്കുവരവൊക്കെ സംഭവിക്കുന്നു, പറയുന്നു എനിക്ക് വളരെ ക്ഷീണമാണ്, ആലസ്യമുണ്ട്, ഉറങ്ങിയിട്ട് ഉറക്കം ശരിയായില്ല, ഉറങ്ങിയതിന് ശേഷവും എന്താണ് ഉറക്കം ശേഷിക്കുന്നു. ഇങ്ങനെ ഉറക്കത്തെ സംബന്ധിച്ച് എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ അതെല്ലാം ധരിക്കുന്ന എങ്ങനെയാണ്? ജൈവേന രൂപേണ, ജീവരൂപത്തിലാണ്. ഒന്നും പറഞ്ഞില്ല എന്നെല്ലാം പറയുന്നു. പക്ഷേ പ്രജാപതി ഉപദേശിച്ചത് ആ ജീവരൂപത്തിലല്ല ഉപദേശിച്ചത്, അത് മനസ്സിലാക്കാത്തടത്താണ് കുഴപ്പം വരുന്നത്. കാരണം എന്തുകൊണ്ട്? താനത് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവിടെ ഈ ജാഗ്രത സുഷുപ്തിയിലിരുന്ന് അറിയാനും സാക്ഷാത്കരിക്കാനും ഒന്നും വരുന്ന വൃത്തിയില്ല. ജാഗ്രതയിലിരുന്ന് മനസ്സിലാക്കും, ജാഗ്രതയിലിരുന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ജൈവരൂപം കടന്നു വരും, അജ്ഞാനവും സുഖവും ദുഃഖവും എല്ലാം കടന്നു വരും. അപ്പോൾ ആ നിരപേക്ഷമായ സ്ഥിതിയെ താനിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉപാധികളെല്ലാം കടന്നു വന്നിട്ട് താൻ മനസ്സിലാക്കുന്ന ആ ജൈവരൂപമായി. അപ്പൊ ഇന്ദ്രൻ മനസ്സിലാക്കിയത് ആ ജൈവരൂപത്തിലാണ്, പക്ഷേ പ്രജാപതി ഉപദേശിച്ചത് ആ പരമാർത്ഥ രൂപത്തിലാണ്. പരമാർത്ഥമായിരിക്കുന്ന ആ തത്വത്തിന്റെ ബോധത്തെ പരമാർത്ഥമായി തന്നെ ഉപദേശിച്ചെങ്കിലും ഇന്ദ്രന് തോന്നിപ്പോരാ, ഇത് നഷ്ടപ്പെടുന്ന ഒന്നാണ്, സുഷുപ്തി എങ്ങനെയാകും, ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിന്നുറങ്ങിയിട്ട് എനിക്ക് എന്താ വിശേഷം, മോക്ഷം കിട്ടിയോ? സുഷുപ്തിയാണോ മോക്ഷം? പിന്നെ അങ്ങനെയാണെങ്കിൽ ഉറങ്ങിയാൽ മതിയല്ലോ സാധാരണ പറയുന്നത്. അത് തന്നെയാണ് ഇന്ദ്രനും പറയുന്നത്. അവൻ പറയുന്നു യദസ്യ പരമാർത്ഥിക സ്വരൂപം, അവൻ്റെ ആ പരമാർത്ഥമായ സ്വരൂപം പരംബ്രഹ്മ, ആ പരംബ്രഹ്മം അതിനെ തദ്രൂപതയ ജീവരൂപത്തിലല്ല പരമാർത്ഥ രൂപത്തിൽ ആണ് വേചഷ്ടേ. എങ്ങനെ? പരം ജ്യോതിരൂപസംബദ്ധ്യസ്യ എന്ന രൂപേണ അഭിനിഷ്പദ്യതേ ഇതി അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ജൈവേന രൂപേണ. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വരാൻ കഴിയില്ല. വലിയ വലിയ പണ്ഡിതന്മാരിത് അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. പാണ്ഡിത്യം കൂടി പോയാലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് പാണ്ഡിത്യത്തിൻ്റെ തകരാറാണ്. ഇന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മറ്റൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരർത്ഥമില്ല. പുസ്തകത്തിലെ വിദ്യ അവിടെ കിടക്കും, ഇത് തൻ്റെ ഉള്ളിൽ വരണം കാര്യം, തനിക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലാണ് ഭാഷകാരൻ വിശദീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെ ബോധിക്കും? ഇങ്ങനെ അവിടെ ഉപദേശിച്ചു ബോധിച്ചു. യത് പരം ജ്യോതി രൂപസമ്പത്തവ്യം ശ്രുതം തത് പരം ബ്രഹ്മ തച്ച അപഹത പാത്മത്വാദി പറയുന്നു. യത് പരം ജ്യോതി രൂപസമ്പത്തവ്യം, മനസ്സിലായി ആ പരമമായ ജ്യോതിസിനെയാണ് പ്രാപിക്കേണ്ടത്. അതിന് ഒരു ഗുരുവിൻ്റെ സഹായം വേണ്ട, ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല, അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അഹരഹ സതി സമ്പദ്യ എല്ലാ ദിവസവും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും എന്താണ് തത് പരം ബ്രഹ്മശ്രുതം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ശ്രുതി ഇവിടെ ഉപദേശിക്കുന്നതാണ് ഇവിടുത്തെ വിശേഷം. താൻ സഹജമായി അങ്ങനെ പ്രാപിക്കുന്നു എന്നുള്ളതിന് യാതൊരു പ്രാധാന്യമില്ല. അതുകൊണ്ടൊരു വിശേഷതയും താൻ ജീവ വീണ്ടും സംസാരിയായ ഈ ജീവൻ തന്നെ താൻ സുഹൃത്തിയിൽ പരബ്രഹ്മമായി എന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. താൻ ജാഗ്രതത്തിലെന്താണോ ബന്ധമോക്ഷങ്ങളെ അനുഭവിക്കുന്നു, സംസാര ദുഃഖത്തെ അനുഭവിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നു ശ്രുതി ഇത്തരത്തിൽ നമ്മളെങ്ങനെ അറിഞ്ഞു? ഉറക്കത്തെ അറിയാൻ ഒരു ശ്രുതിയും വേണ്ട. പക്ഷെ അവിടെ സത്സമ്പത്തിയാണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം ശ്രുതി ഉപദേശിച്ചെന്നാണ്. അപ്പോൾ എന്താണോ വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിനല്ല പ്രാധാന്യം ഇവിടെ. കാരണം അതുകൊണ്ട് വിശേഷമായി ഒന്നും സംഭവിച്ചില്ല, മറിച്ച് ശ്രുതം തത്പരം ബ്രഹ്മ പ്രാധാന്യം ശ്രുതിയുടെ ഉപദേശത്തിനാണ്. ശ്രുതി അത് പറയുന്നു, അവിടെ സംഭവിച്ചത് പരബ്രഹ്മപ്രാപ്തിയാണ്, അത് സ്വരൂപസ്ഥിതിയാണ് എന്ന്. അതിവിടെ എങ്ങനെ പറയുന്നു? തച്ച അപഹത പാത്മത്വാദി ധർമ്മകം, അതാണെന്ത് പാപരഹിതമായിരിക്കുന്ന ആ സ്ഥാനം. എപ്പോഴും നമ്മൾ പറയുന്നത് അതാണല്ലോ, താൻ പാപിയാണ്, പാപിയാണ്, ഒരുപാട് പാപം ചെയ്തവനാണ്. പാപം ചെയ്യുക, പിന്നെ പാപം കൊണ്ടുള്ള കുറ്റബോധം, വീണ്ടും പാപം ചെയ്യുക, അപകർഷതാബോധം, ഇതൊക്കെയാണ് സാധാരണ മനുഷ്യന്റെ ഇരിക്കുന്നത്. പറയുന്നു അങ്ങനെയല്ല, അപഹത പാത്മത്വാദി ധർമ്മകമാണ് നിന്റെ വാസ്തവ സ്വരൂപം, അവിടെ പാപവും പുണ്യമൊന്നുമില്ല. തദൈവ ജീവസ്യ പാരമാർത്ഥിക സ്വരൂപം പരം ജ്യോതിരൂപ സംബന്ധ്യ സ്വേന രൂപേണ അഭിനിഷ്പദ്ധ്യത എന്ന് പറഞ്ഞ എന്ന ശ്രുതി പറഞ്ഞ അത് തന്നെയാണ് ജീവന്റെ പാരമാർത്ഥികമായ സ്വരൂപം സുഹൃത്തിൽ ശേഷിച്ചത്. അത് തന്നെയാണ് തത്വമസി ഇത്യാദി ശാസ്ത്രഭ്യ ശ്രുതം. അത് തന്നെയാണ് തത്വമസി തുടങ്ങിയ ശാസ്ത്രങ്ങളിലൂടെ ശ്രവിച്ചത്. ആ സുഷുപ്തിയിലെ അസ്വരൂപത്തെ തന്നെയാണല്ല, അതിനപ്പുറം ഒന്ന് ശ്രവിക്കാനുണ്ട്. അത് തന്നെയാണ് ഇതര ഉപാധി കൽപ്പിക്കുന്നത്. അല്ലാതെ ഈ ജാഗ്രതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉപാധികളെ കൊണ്ട് കൽപ്പിതമായിരിക്കുന്ന അഹം എന്ന ബോധത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവത്തെ അല്ല ശാസ്ത്രം ഉപദേശിക്കുന്നത്, തത്വമസി എന്ന് ഉപദേശിക്കുന്നതിനല്ല. എന്തുകൊണ്ട് പറയുന്നു തത്വം പരമമായ തത്വത്തെ സുഷുതിയിൽ ഉപദേശിച്ചു നിർദ്ദേശിക്കുന്നു അതാണെന്ന് പറയുമ്പോൾ അവിടെയും താൻ എന്ത് ചെയ്യുന്നു? ഈ ജീവ ഉപാധികളെ അവിടെ ഘടിപ്പിക്കാമെന്നു, അജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളെ. അത് ശരിയല്ലെന്നാ പറയുന്നു. ഉപാധി കൽപ്പിതമായ ഒരു രൂപത്തെ അല്ല അവിടെ നിർദ്ദേശിച്ചത്, ഉപാധിരഹിതമായ രൂപത്തെയാണ്. അഹംബുദ്ധിയുള്ള ഒരു രൂപത്തെ അല്ല അവിടെ, വിശേഷ വിജ്ഞാനത്തോടുകൂടിയ ഒരു രൂപത്തെ അല്ല അവിടെ നിർദ്ദേശിച്ചത്. അത് വിശദീകരിക്കുന്നു. യാവദേഹി സ്ഥാണു ഇവ പുരുഷ ബുദ്ധിം ദ്വൈതലക്ഷണം അവിദ്യാം നിവർത്തയൻ ഗൂഢസ്ഥ നിത്യ ദൃക്സ്വരൂപത ആത്മാനം അഹം ബ്രഹ്മാസ്മീതി ന പ്രതിപദ്ധ്യതേ തവത് ജീവസ്യ ജീവത്വം. താവത് ജീവസ്യ ജീവത്വം, ഈ ജീവനിൽ ജീവത്വം എന്ന് വെച്ചാൽ ജീവഭാവം. ജീവഭാവം എന്ന് പറയുന്നത് എന്താണ്? അജ്ഞാനം, അവിദ്യ, സുഖദുഃഖാനുഭവങ്ങൾ, ബന്ധമോക്ഷകൽപ്പനകൾ, ഇതൊക്കെയാണ് ജീവഭാവം എന്ന് പറയുന്നത്. ഈ ജീവഭാവം ഏതുവരെ? താവത് ജീവസ്യ ജീവത്വം യാവത് സ്ഥാണു ഇവ പുരുഷബുദ്ധിയും, സ്ഥാണുവിലെ പുരുഷബുദ്ധിയെ പോലെ തൂണ് കണ്ടിട്ട് പുരുഷനാണെന്ന് അറിയുന്നത് പോലെ, ദ്വൈതലക്ഷണം അവിദ്യ, ദ്വൈതരൂപത്തിലുള്ള അവിദ്യ. ഈ അവിദ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സങ്കല്പത്തിലിരിക്കുന്ന എന്തോ ഒരു സാധനം അതൊന്നുമല്ല, അത് വ്യക്തമായി പറയുന്ന എന്താണ്? തൂണിനെ പുരുഷനെന്നുള്ള ആ ബോധം, തൂണാണ് പുരുഷനെന്നുള്ള ആ ബോധം, അതാണ് അവിദ്യ. ദ്വൈതലക്ഷണം അവിദ്യ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ? ഈ ശരീരമാണ് താനെന്നുള്ള ബോധം, ബോധത്തെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ബോധം ഇല്ലായ്മയല്ല, ബോധം തന്നെ. പക്ഷെ ആ ബോധം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പരമാർത്ഥ ബോധമില്ലായ്മയും നിൽക്കുന്നു എന്നേയാണ്. അവിദ്യ എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്, എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? അത് ദേഹ ആത്മബുദ്ധിയാണ്, താൻ ദേഹമാണെന്നുള്ള അറിവാണ് അവിദ്യ. താൻ ദേഹമാണെന്നുള്ള ഈ അറിവ് ഈ അവിദ്യ സൃഷ്ടിയിലുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഈ അറിവില്ലായ്മ ഉണ്ട്? ഈ അറിവില്ലായ്മയും നമ്മൾ എന്തോ ഒരു അവിദ്യയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതാണ് അവിടെ അവിദ്യയെക്കുറിച്ച് പറയുന്നത്. അവിടെയുള്ളത് എന്താണ്? താൻ ദേഹമാണെന്നുള്ള ഈ അറിവിന്റെ ഇല്ലായ്മയാണ്. അല്ലെങ്കിൽ തത്വമസി എന്ന വാക്യം ശ്രവിച്ച് തനിക്കുണ്ടായ ബോധം ഞാൻ ബ്രഹ്മമാണെന്നുള്ള ബോധം, അതും അവിടെയില്ല. താൻ ദേഹമാണെന്നുള്ള ബോധവുമില്ല, ബ്രഹ്മമാണെന്നുള്ള ബോധവുമില്ല, രണ്ടറിവും ഇല്ല. അതുകൊണ്ട് അറിവില്ലായ്മ, അറിവില്ലായ്മയെ പറയും അവിദ്യ. അവിടേക്കാണ് തകരാറ് പറ്റുന്നത്. ഇവിടെ പറയുന്നു, സ്ഥാണ യുവ പുരുഷ ബുദ്ധിയും ദ്വൈതലക്ഷണം അവിദ്യാം എന്നിവിടത്തയൻ തത്വമസി എന്ന് കേൾക്കുമ്പോൾ എന്തുവരുന്നു? അവിദ്യ എന്ന് വർദ്ധിപ്പിച്ചു. എന്നിട്ടെന്ത് ചെയ്യുന്നു? കൂടസ്ഥ നിത്യ ദൃക് സ്വരൂപതാം. കൂടസ്ഥ നിത്യമായിരിക്കുന്ന ദൃക് സ്വരൂപം എന്ന് എന്തുകൊണ്ട് പ്രത്യേകം പറഞ്ഞു? സുഷുതിയുടെ സന്ദർഭമാണ്. അവിടെ ദൃശ്യമില്ല, കേവലമായ ദൃക് മാത്ര ദൃക് സ്വരൂപം വ്യക്തമായി പറയുന്നു. കേവലമായ ദൃക് മാത്രം, ദൃശ്യമായിട്ട് അവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനവും അജ്ഞാനവും ഒക്കെ ദൃശ്യമാണ്. ദൃശ്യം എന്ന് പറഞ്ഞാൽ അജ്ഞാനം തന്നെ ആവണമെന്നില്ല, ജ്ഞാനവും ഇവിടെ ദൃശ്യമാണ്. അല്ലേ പറയുന്ന അഹം തന്നെ അറിയുന്നുണ്ടല്ലോ, തന്നിലാണല്ലോ ഞാൻ ശരീരമാണെന്നുള്ള ബോധം നിലനിൽക്കുന്നത്. പക്ഷെ അവിടെ അതില്ല. ദൃക്സ്വരൂപതം ആത്മാനം, അങ്ങനെയുള്ള ആത്മാവിനെ മുമ്പ് പറഞ്ഞ തത്വമസി ഇത്യാദി ശാസ്ത്രേഭ്യ നിന്നറിയുന്നു. അറിയാതിരുന്നാലോ? അങ്ങനെ ദൃക്സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ അഹം ബ്രഹ്മാസ്മീതി പ്രതിബദ്ധതയെ ഇപ്പോൾ അറിയുന്നില്ല. തത്വമസി ശ്രവിച്ചില്ലെങ്കിൽ അത് അറിയുന്നില്ല. ഇതാണ് അവിദ്യ, അജ്ഞാനം, അറിയാതിരിക്കുക. ന പ്രതിബദ്ധതയെ താവസ് ജീവസ് ജീവിതം, അങ്ങനെ അറിയാതിരിക്കുന്നതുവരെ താൻ ജീവൻ ജീവഭാവത്തിലിരിക്കുന്നു, ജീവഭാവമാകുന്ന അജ്ഞാനാദികളോടുകൂടിയിരിക്കുന്നു. ഇവിടെ ഈ ജാഗ്രതത്തിൽ കാര്യമാണ് പറയുന്നത്. മുമ്പ് പറഞ്ഞ എന്താണ്? തത്വമസി തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ നിന്നും അതിനെ അറിയുന്നു. പിന്നെ അവിടെ ജീവത്വമില്ല, ജീവത്വം പോയി. പക്ഷെ അത് അറിഞ്ഞില്ലെങ്കിലോ താൻ ജീവഭാവത്തിലിരിക്കുന്നു എന്ന് പറയും. യഥാതു ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാതാദ്വിത്ഥാപ്യ ശ്രുതിയ പ്രതിബോധ്യതേ നാസിത്വം ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാത നാസി സംസാരി കിം ദർഹി തദ് യത് സത്യം സ ആത്മാ ചൈതന്യമാത്ര സ്വരൂപ തത്വമസീതി തഥാ കൂടസ്ഥ നിത്യ ദൃക് സ്വരൂപം ആത്മാനം പ്രതിബുദ്ധ്യ അസ്മാ ശരീരാദി അഭിമാന സമുത്തിഷ്ഠൻ സ ഏവ കൂടസ്ഥ നിത്യ ദൃക് സ്വരൂപ ആത്മാ ഭവതി സയോഹ വൈ തത് പരമ ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ഇത്യാദി ശ്രുതിഭ്യ. ശേഷം ഓം ശാന്തി ശാന്തി ശാന്തി.